ഉകലജ്രസ്വ ദീർഘപ്ലുത വാം കാല ഇവ കാലോ യസ്യ സോ അച് ക്രമാത് ഹർസ്വ ദീർഘപ്ലുത സ്വപ്നഃ സ്യാത് സപ്രത്യേകം ഉദാത്താദി ഭേദേന ത്രിധ ഉച്ചൈരുദാത്തഃ താല്വാദിഷു സ്വഭാഗേഷു സ്ഥാനേഷു ഊർധ്വഭാഗേ നിഷ്പന്നോ അച് ഉദാത്ത സ്വപ്നഃ സ്യാത് നീചൈരനുദാത്തഃ താല്വാദിഷു സ്വഭാഗേഷു അധോഭാഗേ നിഷ്പന്നോ അച് അനുദാത്തഃ സ്വപ്നഃ സ്യാത് സമാഹാരഃ സ്വരിതഃ ഉദാത്ത അനുദാത്തത്വേ വർണ്ണധർമ്മേ യസ്മിൻ സമാഹരിയേതേ അച് സ്വരിത സ്വപ്നഃ സ്യാത്. ആ മൂന്നിൻ്റെയും ഇവിടത്തെ എഴുതി വെച്ചോളാം, അത് മനസ്സിലാവും. ഉകാലോചരസ്വ ദീർഘപ്രദ എന്നുള്ളതാണ് കഴിഞ്ഞ ദിവസം വിശദീകരിച്ചത്. അപ്പോൾ ഈ പ്രകടനത്തിൽ പറയുന്ന എല്ലാ സൂത്രങ്ങളും അടുത്ത് സ്വപ്ന അല്ല സന്ധി ഇത് ആവശ്യമുള്ളതാണ്. അപ്പം അതിനു വേണ്ടിയിട്ടാണ് ഇവിടെ ഹ്രസ്വ ദീർഘപ്ലുത സ്വപ്ന വിധിച്ചത്. അപ്പോൾ ഈ സൂത്രത്തിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. എന്താണ്? സ്വരത്തിന് ഹ്രസ്വം ദീർഘം പ്ലുതം ഇങ്ങനെ മൂന്ന് സ്വപ്നയുണ്ട്, മൂന്ന് പേരുണ്ട്. ഒരു മാത്രയിൽ ഉച്ചരിച്ചാൽ ഹ്രസ്വം, രണ്ട് മാത്രയിൽ ഉച്ചരിച്ചാൽ ദീർഘം, മൂന്ന് മാത്രയിൽ ഉച്ചരിച്ചാൽ പ്ലുതം. ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇതിൻ്റെ ആവശ്യമുള്ളത്. ഇത്രയും മനസ്സിലാക്കിയവർക്ക് മുന്നോട്ട് പഠിച്ചു പോകാം. പിന്നെ അതിൻ്റെ താഴെ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലാകത്തില്ല. കുറച്ചത് പഠിച്ച് കുറച്ച് സന്ധി സമാസങ്ങളുമായിട്ടൊക്കെ പരിചയമുള്ളവർക്ക് അത് മനസ്സിലാകത്തുള്ളൂ. അത് മനസ്സിലായില്ല എന്ന് വിചാരിച്ച് നിരാശപ്പെടേണ്ട കാര്യമില്ല, മുമ്പോട്ട് ചെല്ലുമ്പോൾ അത് വ്യക്തമാവും. അപ്പോൾ ഓരോ സൂത്രത്തിലും അങ്ങനെയുണ്ട്, അത്യാവശ്യം മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്, വിശദമായി മനസ്സിലാക്കേണ്ട കാര്യങ്ങളുണ്ട്. അത്യാവശ്യം മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ തന്നെ നമുക്ക് മുമ്പോട്ട് പോകാം, പഠിച്ചു പോകാം, അതിന് തടസ്സമൊന്നും വരത്തില്ല. പിന്നെ സമാസമൊക്കെ പഠിക്കുമ്പോൾ അത് വ്യക്തമാകും. പിന്നെ അതിൽ ചിലർക്കുള്ള സംശയങ്ങൾ, ആർക്കും തോന്നാമെന്നുള്ള സംശയങ്ങളാണ്. ഇപ്പോൾ ഊ കാലഹ എന്ന് പറയുന്നിടത്ത് ഊ എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു പദമാകുന്നത്? പദം എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കേട്ടിരിക്കുന്നത് രാമഹ കൃഷ്ണ എന്നൊക്കെ പറഞ്ഞാലാണ് പദം. ഊ എങ്ങനെ പദമാകുന്നു? കാരണം ആ ഇ ഉ എന്ന് പറയുന്നതാണ്. അപ്പോൾ അത് നമ്മൾ അടുത്ത് പദങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ വ്യക്തമായി മനസ്സിലാക്കും. എന്നാലും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമുക്ക് ഏതൊരു ശബ്ദത്തെയും പദമാക്കാം. അതിന് ഒരക്ഷരമോ രണ്ടക്ഷരമോ ഏതോ ആയിക്കൊള്ളട്ടെ. അപ്പോൾ ഒരു ശബ്ദത്തെ പദമാക്കുന്നതിന് അതിനെ അനുകരിച്ചാൽ മതി. അപ്പോൾ അനുകരണമായ ശബ്ദങ്ങളെ ഏതിനെയും പദമാക്കാം. ഇതൊരു സാമാന്യ നിയമം പറയണം. അതായത് ഇപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു ശബ്ദം ഉണ്ടാക്കി, ഒരാൾ ഈ എന്ത് ശബ്ദം ഉണ്ടാക്കിയത്? അവിടെ എന്താ ഒരു ശബ്ദം കേട്ടതെന്ന് ചോദിച്ചാൽ നമുക്ക് സംസ്കൃതത്തിൽ പറയണ്ടേ? അപ്പോൾ ഈ കേട്ട ശബ്ദത്തിനെ നമ്മൾ ഭാഷയിൽ പ്രയോഗിച്ചല്ലേ പറ്റും. ഭാഷയിൽ പ്രയോഗിക്കണമെങ്കിൽ അതിനെ ഒരു പദമാക്കണം. അപ്പോൾ അതെങ്ങനെ പദമാക്കും? ഇതിനെ അനുകരിക്കും. എന്തായാലും ഇങ്ങനെ ഒരു ശബ്ദത്തെ നമുക്ക് പറയാൻ ഭാഷയില്ല. എന്ത് ഭാഷയിൽ പറയും? അപ്പോൾ ഞാനിപ്പോൾ പറയും, ഞാൻ അതിനെ അനുകരിക്കുന്ന എങ്ങനെയായിരിക്കും? ടപ്പ്, അങ്ങനെ ഒരു ശബ്ദം കേട്ടെന്ന് പറയും. ഇതിനെ സംസ്കൃതത്തിൽ എങ്ങനെ പറയും? ടപ്പ് എന്നൊരു ശബ്ദം കേട്ടു. അവിടെ പറയും ടപ്പ് ഇതി ശ്രുതമയ എന്ന് പറയും. അപ്പോൾ ഈ ടപ്പെന്ന് പറയുന്നത് എന്താ? അതവിടെ നമ്മൾ ഉപയോഗിച്ചപ്പോൾ അതിനെ ഒരു പദമാക്കിയിട്ടാണ് ഉപയോഗിച്ചത്. അതുപോലെ ഏതും പടപട ചടപട ഇതെല്ലാം സംസ്കൃതത്തിൽ പറയാം. ഏതൊരു ശബ്ദത്തെയും അനുകരിച്ച് കഴിഞ്ഞാൽ നമുക്കതിനെ പദമാക്കാം. അത് പദമാകും. അത് ഒരു വർണ്ണമായാലും ശരി, അനേക വർണ്ണങ്ങളായാലും ശരി, വർണ്ണങ്ങൾ ഒന്നും പെടാത്ത അവ്യക്ത ശബ്ദങ്ങളെന്ന് പറയും. അവ്യക്ത ശബ്ദങ്ങളെയും, ഇപ്പോൾ വെള്ളം വീഴുന്ന ശബ്ദം, കാറ്റ് വീശുന്ന ശബ്ദം, ഇതൊക്കെ അവ്യക്ത ശബ്ദങ്ങളാണ്, വർണ്ണങ്ങളിൽ പെടുന്നതല്ല. പക്ഷെ അതിനെ നമ്മൾ അനുകരിക്കുമ്പോൾ നമ്മൾ അത് വർണ്ണങ്ങൾ ഉപയോഗിച്ച് അനുകരിക്കുന്നു. അപ്പോൾ ഈ ശബ്ദത്തിൽ വർണ്ണമില്ല, അങ്ങനെ മുഴങ്ങി അതിന് വർണ്ണമില്ല. പക്ഷെ ഞാൻ പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? അതിൽ വർണ്ണം വന്നു, ടപ്പ് എന്ന് പറഞ്ഞു. അപ്പോൾ ആ അനുകരണമാണ്. അനുകരിച്ചാൽ എന്ത് ചെയ്യാം? അതിന് പദമാക്കാം. അപ്പോൾ ടപ്പ് ഇതി എന്ന് പറയുന്നിടത്ത് ടപ്പ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു പദമാണ്. എന്തുകൊണ്ട്? ഞാനതിനെ അനുകരിച്ചതുകൊണ്ട്. പടപട എന്ന് പറഞ്ഞാൽ പദമാണ്. അതുപോലെ ഒരു ശബ്ദം, ഈ കോഴിപൂവി പട്ടികരഞ്ഞെന്നൊക്കെ പറയുന്ന വെറും കഥകളാണ്. നമ്മൾ രസത്തിന് വേണ്ടി പറയുന്നു എന്നേ ഉള്ളൂ. അപ്പം ഇവിടെ അക്ഷരസമാമനായത്തിൽ ഉണ്ട് ഊ. ഊവിന് തുല്യമായ ഊ എന്ന് പറയണമെങ്കിൽ രണ്ട് ഊ വേണം, രണ്ട് വർണ്ണങ്ങൾ വേണം. അപ്പം ആ എന്ന് പറയുന്ന ഒരു വർണ്ണമല്ല, ഈ എന്ന് പറയുന്ന ഒരു വർണ്ണം, ഊ എന്ന് പറയുന്ന ഒരു വർണ്ണം. അപ്പോൾ അവിടെ ഉപമിക്കണമെങ്കിൽ, സാദൃശ്യം പറയണമെങ്കിൽ എന്ത് വേണം? മറ്റേതെങ്കിലും ഒരു ശബ്ദത്തെ അനുകരിക്കും. നമുക്ക് കേട്ടാൽ അത് ഊ പോലെ തോന്നിയും വേണം. അതുകൊണ്ട് ഒരു ശബ്ദത്തെ അനുകരിച്ചു. അനുകരിച്ച ശബ്ദത്തിന് കൊടുത്ത പേരാണ് ഊ. എന്നുവെച്ചാൽ അത് സ്വരത്തിലെ ഊ അല്ല, ഒരു അനുകരണ ശബ്ദം. ഞാനിപ്പോൾ ടപ്പെന്ന് പറഞ്ഞതുപോലെ വാസ്തവത്തിൽ ടപ്പാണോ ആ ശബ്ദം? അല്ല, അതിൽ വർണ്ണങ്ങളില്ലല്ലോ. കോഴി കൂന്ന് വ്യാകരണം പഠിച്ചിട്ടാണോ? അല്ലല്ലോ. അതിൻ്റെ വായിൽ നിന്ന് വരുന്ന ശബ്ദം ഊ ആണോ? അല്ല. പക്ഷേ ആ ശബ്ദത്തെ അനുകരിച്ചു, അത്രയേ ഉള്ളത് ഊ എന്ന് തോന്നുന്നു. അനുകരിച്ചു കഴിഞ്ഞാൽ അത് പദമാകും, പദമാക്കാം. അപ്പോൾ അത് ഊ എന്ന് പറയുന്ന ഒരു പദം കിട്ടി അവിടെ. അതുകൊണ്ട് ഒരു ശബ്ദം എന്ന് മാത്രം നമ്മൾ മനസ്സിലാക്കി. എങ്ങനെ? ഹ്രസ്വം, ദീർഘം, പുളുത്തം, അങ്ങനെ ഉള്ള ഭേദത്തിൽ ഉച്ചരിക്കാവുന്ന ഒരു ശബ്ദം. ആ ശബ്ദത്തെ പോലെയുള്ള സ്വരങ്ങൾ, ആ ഈ ഊര് തുടങ്ങിയ സ്വരങ്ങൾക്ക് ഹ്രസ്വം, ദീർഘം, പുളുത്തം എന്നുള്ള സ്വപ്ന വരും. അതാണ് അവിടെ നമ്മൾ വിശേഷിച്ച് മനസ്സിലാക്കേണ്ടത്. പിന്നെ ബാക്കി അവിടെ വരുന്നതിൽ വരുന്നത് സമാസങ്ങളുടെ കാര്യമാണ്. അത് വ്യക്തമായി മനസ്സിലാക്കണമെങ്കിൽ മുമ്പോട്ട് പോയാലേ പറ്റും. പക്ഷേ ഈ ഒരു സൂത്രം വായിക്കുമ്പോൾ ആ സൂത്രത്തിൻ്റെ അർത്ഥം നമുക്ക് വ്യക്തമായി ധരിക്കാമെന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നെ മനഃപ്പാഠം ചെയ്യേണ്ട ആവശ്യം വരത്തില്ല. മനസ്സിൽ ആ ശബ്ദം അങ്ങ് പതിയും. അതുപോലെ തന്നെ ഈ വൃത്തി വായിക്കുമ്പോൾ ഉച്ചവ് ഉച്ചവ് ഉച്ചവഹ എന്നുള്ള ആ വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നമുക്ക് മനസ്സിലാകുകയാണ്. ഇത് ഉവർണത്തെ പറയുകയാണ്. അത് അനുകരിച്ച ശബ്ദമായിക്കൊള്ളട്ടെ, അതിനെ പറയണം, ഒരു ശബ്ദത്തെ പറയുകയാണ്. അതിൽ മൂന്ന് മാത്രം ഉള്ള ശബ്ദങ്ങളാണ്. അതിനാണ് വഹ എന്ന് പറഞ്ഞിരിക്കുന്നത്. വെച്ചാൽ അത് ഉകാരങ്ങളെന്ന് എടുക്കണം, അനുകരണമോ അല്ല എന്നുള്ള വിടുക. മൂന്ന് മാത്രമേ ഉള്ള ശബ്ദങ്ങൾ, ഹ്രസ്വവും ദീർഘവും പുടുതവും. അതാണ് വാം കാല എന്ന് പറഞ്ഞാൽ ആ ശബ്ദത്തിൻ്റെ മാത്രയെ കുറിച്ച് പറയണം. വാം കാല യുവകാലോ യസ്യ എന്ന് പറഞ്ഞാൽ അതുപോലെ മാത്രമുള്ള സ്വരങ്ങളെക്കുറിച്ച് പറയണം. ഇങ്ങനെ ഒരു അർത്ഥബോധം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ മനഃപ്പാഠം ചെയ്യേണ്ട കാര്യമില്ല. നമ്മൾ ഒന്ന് രണ്ട് തവണ ഇത് വായിച്ചു കഴിയുമ്പോൾ അർത്ഥബോധത്തോടുകൂടി വായിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സിൽ ഇത് പതിയും. അതുകൊണ്ടാണ് ഇത് വിശദീകരിക്കുന്നത്. ഇത് വിശദീകരിക്കുമ്പോൾ തന്നെ അറിയാം ഇത് സമാസമൊന്നും പഠിച്ചിട്ടില്ലാത്തവർക്ക് ഇത് മനസ്സിലാകത്തില്ല എന്നറിയാം. പക്ഷെ മനസ്സിലാകുന്നവർക്ക് കൂടുതൽ പ്രയോജനം ചെയ്യും, അല്ലാത്തവർക്ക് നിരാശപ്പെടേണ്ട കാര്യമില്ല. മുമ്പോട്ട് ചെല്ലുമ്പോൾ അത് വ്യക്തമാകും. അത്യാവശ്യം മനസ്സിലാക്കേണ്ട കാര്യം മനസ്സിലാക്കുക. ഹ്രസ്വം എന്താണ്, ദീർഘം എന്താണ്, പുളത്തം എന്താണ്. അപ്പം മുമ്പ് എല്ലാ വർണ്ണങ്ങൾക്കും പാണിനി ആതിരന്തേന സഹിത എന്നുള്ള സൂത്രം കൊണ്ട് സ്വപ്നം വിധിച്ച്, അത് അച്ച് അല്ല തുടങ്ങിയ സ്വപ്നങ്ങളല്ല. ആ അതെല്ലാം സ്വരങ്ങൾക്ക്, അതായത് അച്ഛന് ഇവിടെ ഇപ്പൊ ഹ്രസ്വ ദീർഘ പുളിത സ്വപ്നം വിധിച്ചു. ഇതിലൊന്ന് മനസ്സിലാക്കേണ്ടത്, ഈ സ്വപ്ന എന്ന് പറയുന്നത് ആ സ്വരങ്ങളുടെ ഉച്ചാരണ കാലത്തെ ആശ്രയിച്ചിട്ടാണ് വിധിച്ചിരിക്കുന്നത്. ഓരോ സ്വപ്നങ്ങളും ഓരോ നിമിത്തത്തെ ആശ്രയിച്ചിട്ടാണ് ഇവിടെ സ്വപ്നം വിധിച്ചിരിക്കുന്നത്. സ്വരങ്ങളുടെ ഉച്ചാരണ കാലത്തെ ആശ്രയിച്ച്, എന്നുവെച്ചാൽ ഒരു സെക്കൻഡ്, രണ്ട് സെക്കൻഡ്, മൂന്ന് സെക്കൻഡ്, ആ സെക്കൻഡുകളെ ആശ്രയിച്ചിട്ടാണ് ഇവിടെ വിധിച്ചത്. ഒരു സ്വപ്നം വിധിക്കുന്നതിന് ഒരു നിമിത്തം കാണും, ആ സമയത്തെ ഉച്ചാരണ സമയത്തെ ആശ്രയിച്ച് ഹ്രസ്വം ദീർഘം പുളിതം എന്ന് വിധിച്ച്. ഇനി അടുത്ത് എന്താണ് വിധിക്കുന്നത്? മൂന്ന് സ്വപ്നങ്ങളാണ്, ഉദാത്തം, അനുദാത്തം, സ്വരിതം. ഈ മൂന്ന് സ്വപ്നങ്ങളും വീണ്ടും സ്വരങ്ങൾക്ക് തന്നെ വിധിക്കുന്നത്. ഇതെന്തിനാശ്രയിച്ചിട്ടാണ്? ആ വർണ്ണധർമ്മത്തെ ആശ്രയിച്ചിട്ട്. ആ ഈ ഊ എന്ന് പറയുന്നതെല്ലാം വർണ്ണങ്ങളാണ്, ആ വർണ്ണത്തിൽ വരുന്ന ധർമ്മങ്ങൾ. ഈ വർണ്ണധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ആ വർണ്ണത്തിൽ വരുന്ന സ്വരഭേദം. ആ സ്വരഭേദം കൊണ്ട് നമ്മൾ ഈ അച്ഛനെ പൊതുവെ പറയുന്ന പേരെന്താണ്? സ്വരങ്ങളെന്നാണ് പറയുന്നത്. ആ അത് ഓരോന്നും സ്വരമാണ്, ആ എന്ന് പറയുന്ന ഒരു സ്വരമാണ്. പക്ഷെ ആ സ്വരത്തിൽ തന്നെ എന്ത് വരും? സ്വരഭേദം വരും. ആ സ്വരഭേദത്തെ ആശ്രയിച്ചിട്ടാണ് സംഗീതം പഠിച്ചിട്ടുള്ളവർക്കറിയാമല്ലോ എങ്ങനെയാണ് സ്വരഭേദം വരുന്നത്. അതുപോലെ അതിൻ്റെ മൂല രൂപമാണിത്, ഇതിൽ നിന്നാണ് സംഗീതം ഉണ്ടായത്. അപ്പോൾ ഈ ആ എന്ന് പറയുന്ന ആ വർണ്ണത്തിൽ എന്ത് വരുന്നു? സ്വരഭേദം വരുന്നു. ആ സ്വരഭേദം കൊണ്ട് ആ വർണ്ണത്തിന് പേര് കൊടുക്കുകയാണ്. ഇത് ഉദാത്തമാണ്, ഇത് അനുദാത്തമാണ്, ഇത് സ്വരിതമാണ് എന്ന്. ഇവിടെയും ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കണം. ഇവിടെ ഉദാത്തം, അനുദാത്തം, സ്വരിതം എന്ന് പറയുന്നത് സ്വപ്നങ്ങളാണ്, പേരുകളാണ്. അപ്പോൾ ഈ സ്വപ്നയെ ആശ്രയിച്ച് ചെയ്യുന്ന കാര്യങ്ങൾ, അതിനാണ് സ്വരപ്രക്രിയ എന്ന് പറയുന്നത്. നമ്മൾ പഠിക്കുന്ന ഈ ഗ്രന്ഥത്തിൽ ലഘുസിദ്ധാന്ത സമിതിയിൽ സ്വരപ്രക്രിയ ഇല്ല, അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ആവശ്യം വരത്തില്ല ഒരിടത്ത്. പിന്നെ പൊതുവെ സാമാന്യമായി ഭാഷയെക്കുറിച്ചൊരു ജ്ഞാനം ഉണ്ടാകുന്ന എന്നുവെച്ചാൽ സ്വരങ്ങൾക്ക് ഇങ്ങനെ ഉദാത്തം, അനുദാത്തം, സ്വരിതം എന്നുള്ളൊരു അറിവിന് വേണ്ടി മാത്രമാണ് ഈ സൂത്രത്തോടെ എടുത്ത് കാണിച്ചിരിക്കുന്നത്. അല്ലാതെ വ്യാകരണ പ്രക്രിയയ്ക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടല്ല. അത് അഷ്ടാധ്യായി പഠിക്കുമ്പോൾ അവിടെ അത് ഉപയോഗിക്കും. അതുകൊണ്ട് ഇതിനെക്കുറിച്ചും ആരും വ്യാകുലപ്പെടേണ്ട കാര്യമില്ല. ഇങ്ങനെ ഉണ്ട് എന്ന് മാത്രം അറിഞ്ഞിരുന്നാൽ മതി. എന്നാൽ ഈ ഉദാത്തം, അനുദാത്തം, സ്വരിതം എന്ന് കേൾക്കുമ്പോൾ നമുക്കൊരു ജിജ്ഞാസമുണ്ട്, എന്താ അത്? അപ്പം അത് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം വിശദീകരിക്കാം. നമ്മൾ അതിനെക്കുറിച്ചൊന്ന് ധാരാളം കേൾക്കുന്ന ശബ്ദമാണ്. ഈ എങ്ങനെയാണ് ഈ സ്വരഭേദം വരുന്നതെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. കാരണം നമ്മളിപ്പോൾ ഈ ഈ വ്യാകരണം പഠിക്കുന്നതിന് അതിനെ സിദ്ധാന്തം പഠിക്കണമെന്നില്ല. ഒരുപാട് സിസ്റ്റമുണ്ട്. ഭണ്ഡാർക്കട സിസ്റ്റത്തിൽ പലരും പഠിക്കുന്നുണ്ട്, പല സിസ്റ്റങ്ങളുമുണ്ട്. അതിൽ നിന്ന് നമ്മളുടെ വ്യത്യാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അത്യാവശ്യം പദങ്ങളെ കൂട്ടിച്ചേർക്കുക, പിരിക്കുക, അത്യാവശ്യം അർത്ഥം മനസ്സിലാക്കുക, ഇങ്ങനെയുള്ള അത്യാവശ്യ കാര്യങ്ങൾക്ക് പറ്റും. പക്ഷേ ഗൗരവമുള്ള ഗ്രന്ഥങ്ങളൊന്നും വായിക്കാനോ മനസ്സിലാക്കാനോ ഒന്നും അതുകൊണ്ടൊന്നും പറ്റത്തില്ല. സംസ്കൃത ഭാഷയെക്കുറിച്ചുള്ള ശരിയായ ഒരു ജ്ഞാനം അതിൽ നിന്ന് കിട്ടത്തില്ല. അതിൽ നിന്നുള്ളതല്ല ഈ സംസ്കൃത സാഹിത്യം. അതിൽ നല്ലവണ്ണം പഠിച്ച പഴയ ആൾക്കാർ, ഇപ്പോഴും നല്ലവണ്ണം പഠിക്കുന്നവരാരില്ല. പഴയ കാലത്ത് ശാസ്ത്രി, മഹോപാധ്യായ ആണ് പഴയ ഇത്. അതെന്ന് വെച്ചാൽ സംസ്കൃത സാഹിത്യത്തിൽ സംസ്കൃത ഭാഷയിലും നല്ല അറിവുള്ളവരാണ്. പക്ഷെ അവർക്കിപ്പം നമ്മുടെ സാങ്കല ഭാഷയുമോ ഏതെങ്കിലും ഒരു ദാർശനിക ഗ്രന്ഥം എടുത്ത് വായിച്ചാൽ മനസ്സിലാകത്തില്ല. വായിച്ച് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇനി മനസ്സിലായാൽ തന്നെ അവർ അതിൽ നിന്ന് അവർ പരമാവധി മനസ്സിലാക്കുന്ന സാഹിത്യമായിരിക്കും. അതിലെ ദർശനം അവർക്ക് മനസ്സിലാകത്തില്ല. അപ്പോൾ വ്യാകരണത്തിൻ്റെ സഹായത്തിലൂടെ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ. ഭാഷ മാത്രം കൊണ്ട് കാര്യം. അതുകൊണ്ട് ഭാഷയിൽ നല്ല അവഗാഹം ഉണ്ടായാലും ദാർശനികമായ ഗ്രന്ഥങ്ങൾ ചർച്ച ചെയ്യാനോ പഠിക്കാനോ അതിൽ നിന്ന് ശരിയായിട്ടുള്ള, കാരണം ഇത്തരം ഗ്രന്ഥങ്ങൾ വ്യാകരണത്തെ കൂടുതൽ ആശ്രയിക്കുന്നുണ്ട്. അതെനിക്ക് അടുത്ത് പരിചയമുള്ള പലരും എന്നോട് പറഞ്ഞിട്ടുള്ളതും ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളതും. അതും ഇപ്പോൾ സന്ധി സമാസം പോലെ നോക്ക്, ഭാഷയെക്കുറിച്ചുള്ള സമഗ്രമായ ജ്ഞാനം വേണം. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ ആ പാണിനീയ സൂത്രക്രമത്തിലൂടെ പോയാലേ പറ്റും. അതാണ് എൻ്റെ വിശേഷം. സൂത്രങ്ങളിലൂടെ അതിൻ്റെ അടിസ്ഥാന നിയമങ്ങളെ മനസ്സിലാക്കി പോയാലേ അത് മനസ്സിലാവും. നമുക്കൊരു കാര്യം വായിക്കുമ്പോൾ സംശയം തീർത്ത് ബോധിക്കണമെങ്കിൽ, അതുകൊണ്ടാണ് ഇവിടെ പഴയകാലത്ത് തന്നെ നിരുക്തവും വ്യാകരണവും എല്ലാം ഉണ്ടായത്. ഇപ്പോ ഇത് തന്നെ ഇപ്പോൾ എടുക്കുക, ഉശ്വ ഭവാങ്കാലോശ്യസോചിക്രമം. ഇതിന്റെ അർത്ഥം മനസ്സിലാകാതെ നമുക്കിത് വായിക്കാം. അർത്ഥം മനസ്സിലാകാതെ വായിച്ചു പോകുന്ന ഒരാളുടെ അനുഭവം വേറെയായിരിക്കും, അർത്ഥം മനസ്സിലാക്കിയിട്ട് അത് വായിക്കുന്ന അനുഭവം വേറെ. രണ്ടുപേർക്ക് രണ്ട് അനുഭവമായിരിക്കും. നമുക്ക് ഏത് കാര്യവും പറയുന്നതിനും പ്രസംഗിക്കുന്നതിനും എഴുതുന്നതിനും എന്തിനും പഠിക്കുന്നതിനും അർത്ഥം മനസ്സിലാക്കാതെയും ചെയ്യാം, മനസ്സിലാക്കുകയും ചെയ്യാം. അപ്പോൾ അത് അർത്ഥം മനസ്സിലാക്കി പോവുക എന്ന് പറയുന്നു. അതിന് കാരണം അത് അങ്ങനെ വേണ്ടി വന്നെന്ത്? കാരണം ഈ അഷ്ടാധ്യായിയെ പിന്തുടർന്നാണ് ബാക്കിയുള്ളവർ ഇത്തരം ഗ്രന്ഥങ്ങൾ എഴുതിയത്. അതുകൊണ്ടാണ് അത് വേണ്ടി വരുന്നത്. അതുകൊണ്ട് വായിക്കുന്നതും പഠിപ്പിക്കുന്നതും എളുപ്പമുള്ള കാര്യമാണ്. പക്ഷേ അർത്ഥം മനസ്സിലാക്കിയിട്ട് ഇത് രണ്ടും ചെയ്യുക എന്ന് പറയുന്നത് അത് പരിശ്രമം ആവശ്യമാണ്. ഇത് ഇപ്പോഴല്ല, വളരെ നമ്മളീ പാണിനിയുടെ വ്യാകരണം ഉണ്ടാക്കുന്നതിനും ഒരു പത്ത് അത് 600 വർഷം, ചിലർ 600-800 എന്നൊക്കെ പറയുന്നു. എന്തായാലും ഒരു 3000 വർഷം മുമ്പാണ് നിരുക്തം, യാസ്കൻ നിരുക്തം എഴുതിയത്. അതിനു മുമ്പാണ് നിഘണ്ടു. നിഘണ്ടു എന്ന് പറയുന്നത് കുറെ ശബ്ദങ്ങളെ മാത്രം അവിടെ പറഞ്ഞു. പിന്നെ അതിനെ വ്യാഖ്യാനിച്ചാണ് നിരുക്തം. നിഘണ്ടുകാരനാരാണെന്നുള്ളത് വ്യക്തതയില്ല. പല പേരും പറയുന്നുണ്ട്. കശ്യപനാണെന്ന് പറയുന്നു, വേറെ പലരുടെയും പേര് പറയുന്നു. പക്ഷെ നിരുക്തം എന്ന് പറയുന്ന ആള് നിരുക്തം എന്നെഴുതിയത് യാസ്കനാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു ആവശ്യം? കാരണം വേദം എന്ന് പറയുന്നത് പറഞ്ഞവരാരും നിരുക്തവും പാണിനിയും ഒന്നും പഠിച്ചിട്ടല്ല പറഞ്ഞത്. പക്ഷെ അത് മനസ്സിലാക്കാൻ കഴിയാതെ വന്നു പിൽക്കാലത്ത്. അപ്പോൾ അതിന് അതിലെ ഓരോ പദങ്ങൾക്കും വ്യാഖ്യാനം വേണ്ടി വന്നു. അപ്പോഴാണ് യാസ്കൻ നിരുക്തത്തെ എഴുതിയത്. അവിടെയാണ് ആദ്യമായിട്ട് ഈ ശബ്ദാർത്ഥ ബന്ധത്തെക്കുറിച്ച് ആദ്യമായി ചർച്ച ചെയ്യുന്ന ആധികാരികമായ ചർച്ച അവിടെയാണ്. നമുക്ക് ശബ്ദം പറയാം, അർത്ഥം മനസ്സിലാക്കിയും പറയാം, അർത്ഥം മനസ്സിലാക്കാതെയും പറയാം. ഇത് അതീതം അവിജ്ഞാതം നിഗതേനൈവ ശബ്ദ്യതേ. ഒന്ന് പഠിച്ചിട്ട് നമുക്ക് പറയാം എന്ന് വെച്ചാൽ അവിടെ ഉദ്ദേശിക്കുന്നത് മറ്റുള്ളവരെ പഠിപ്പിക്കുന്നതാണ്. വേദം സ്വാധ്യായം ചെയ്യുന്നു, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം. അതാണ് അതീതം പഠിക്കുക എന്ന് പറയും. പഠിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് അർത്ഥം മനസ്സിലാക്കണമെന്നില്ല, അവിജ്ഞാതമായും പഠിക്കാം ഏത് കാര്യം. ഞാൻ തന്നെ പറഞ്ഞില്ലേ, വ്യാകരണം ഞാൻ പഠിച്ചു, മനസ്സിലാക്കാതെ പഠിച്ചു. പഠിച്ചു എന്ന് എനിക്ക് പറയാം. അപ്പൊ രണ്ടിലും വ്യത്യാസമുണ്ട്. നിങ്ങളിത് വായിക്കുന്നു, ഇത് മനസ്സിലാക്കിയും വായിക്കാം, മനസ്സിലാക്കാതെയും വായിക്കാം. അതാണ് അതീതം അവിജ്ഞാതം. പഠിച്ചു പക്ഷെ അറിഞ്ഞില്ല. നിഗതേനൈവ ശബ്ദ്യതേ, പഠിച്ചത് അർത്ഥം മനസ്സിലാക്കാതെ പറയുന്നു. സാധാരണ അങ്ങനെയാണ്. ഇത്തരം പുസ്തകങ്ങളൊക്കെ വായിച്ചിട്ട് ആൾക്കാർ മനസ്സിലാക്കാതെ നോക്ക്, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാം, പുസ്തകം എഴുതാം, പ്രസംഗിക്കാം, മനസ്സിലാക്കണമെന്നൊന്നുമില്ല. പക്ഷെ അത് ആ ശബ്ദത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? അത് ശുഷ്ക ശബ്ദമാണ് എന്നാണ്. ആ പറയുന്ന ശബ്ദം വെറും ശുഷ്കമാണ്. ഞാനത് പറയുന്നത് ഇതിൻ്റെ ആവശ്യത്തെക്കുറിച്ച് പറയുകയാണ്. ചിലപ്പോൾ നമ്മൾ ചിന്തിക്കും ഇതിൻ്റെ ആവശ്യം എന്താണ്. പലരും പറയും, ഞാനിത് പഠിക്കുന്നതാണ് ഇതിൻ്റെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അതിനൊന്നും ഒരു കാര്യമില്ല. അത്യാവശ്യം ഒന്നും മനസ്സിലാക്കത്തില്ല. ഒരു കാര്യം പഠിച്ചിട്ട് മനസ്സിലാക്കാതെയാണ് പറയുന്നതെങ്കിലും പ്രസംഗിക്കുന്നതെങ്കിലും എന്താണത്? ശുഷ്ക ശബ്ദമാണ്. അതിനെക്കുറിച്ച് പറയുന്നു, അഗ്നിരഹിതമായ ഉണങ്ങിയ വിറകിനെ പോലെയാണ്. ഒരു ശബ്ദം നമ്മൾ പറയുന്നത്, എഴുതുകയോ പറയുകയോ പ്രസംഗിക്കുകയോ ചെയ്യുന്നത്, ആ ശബ്ദം എന്ന് പറയുന്നത് അനഗ്നോ ഇവ ശുഷ്കേധ, തീയില്ലാത്ത വിറക് പോലെ. ഉണങ്ങിയ വിറകാണ്, പക്ഷെ തീയില്ലെങ്കിൽ നതത് ജ്വലതി കർഹിച്ചിത്, അതൊരിക്കലും പ്രകാശിക്കത്തില്ല. നല്ല ഉണങ്ങിയ വിറകാണ്, തീയില്ലെങ്കിൽ അത് പ്രകാശിക്കും. എൻ്റെ കയ്യിൽ ഒരുപാട് ശബ്ദമുണ്ട്, പക്ഷെ അതിനെക്കുറിച്ച് എനിക്ക് ബോധമില്ലെങ്കിൽ അനഗ്നിയായ അല്ലെങ്കിൽ നിരഗ്നിയായ വിറക് അത് ഒരിക്കലും പ്രകാശിക്കില്ല. അതുപോലെ ആയിപ്പോകും നമ്മുടെ വാക്കുകൾ, വെറു ശുഷ്കമായിപ്പോകും. എന്ന് പറയുമ്പോൾ എന്താണ്? വാക്ക് വാഗേന്ദ്രിയമാണ് പുറപ്പെടുവിക്കുന്നത്. ആ വാക്ക് വരേണ്ട എവിടെ നിന്നാണ്? ഉള്ളിൽ നിന്നാണ് വരേണ്ടത്. ആ വാക്കുള്ളിൽ നിന്ന് വരുമ്പോൾ അത് അഗ്നിയെപ്പോലെ ജ്വലിച്ചുകൊണ്ട് വരണമെന്നാണ്. അഗ്നിയെപ്പോലെ ജ്വലിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പ്രയോഗിക്കുന്നവൻ അതിനെ അർത്ഥബോധത്തോടുകൂടി പ്രയോഗിക്കും. അതിനാണ് വ്യാകരണത്തിന്റെ ആവശ്യം. അപ്പോൾ വാക്ക് ജ്വലിക്കുന്നു എന്നാണ്. ആരാണോ അതിന്റെ അർത്ഥത്തെ ശരിയായ രീതിയിൽ ഗ്രഹിക്കുന്നു. അതുകൊണ്ട് വേദം ചൊല്ലുന്നവരോട് പറയുകയാണ്, നിങ്ങളുടെ വേദം എന്ന് പറയുന്നത് ഉണങ്ങിയ വിറക് പോലെ ആകരുത്. ആ വേദം ചൊല്ലുമ്പോൾ എന്ത് ചെയ്യണം? ആ വേദം ജ്വലിക്കണം, പ്രകാശിക്കണം അർത്ഥബോധത്തോടുകൂടി. അതുകൊണ്ട് നിരുക്തം അറിഞ്ഞിരിക്കണം എന്നുവെച്ചാൽ ആ ഓരോ പദങ്ങളുടെയും അർത്ഥത്തെ ശരിക്കും ധരിച്ചിരിക്കണം. അതാണ് വ്യാകരണത്തിന്റെ പ്രയോജനം എന്ന് പറയുന്നത്. ആ ഇതിന് എന്തെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല വ്യാകരണം എന്ന് പറയുന്നത്. അപ്പോൾ വ്യാകരണം നമ്മൾ മനസ്സിലാക്കുമ്പോൾ അതിനെക്കുറിച്ചുള്ള ശരിയായ ഒരു ഭാഷയെക്കുറിച്ചുള്ള ശരിയായ ഒരു ധാരണ കിട്ടത്തക്ക രീതിയിൽ അത് അഭ്യസിക്കും. എന്നാലേ നമുക്ക് ഭാഷയിലുള്ള സ്വാതന്ത്ര്യം കിട്ടത്തുള്ളൂ. അതുകൊണ്ട് ഞാനീ പറഞ്ഞു വന്നത്, നമ്മൾ സൂത്രം വായിക്കുമ്പോഴും അർത്ഥം വായിക്കുമ്പോഴും അർത്ഥബോധത്തോടുകൂടി വായിച്ചു കഴിഞ്ഞാൽ അത് അവിടെ നമ്മുടെ വാക്ക് പ്രകാശിക്കും, അല്ലെങ്കിൽ വാക്ക് പുറത്തു വരും അത് ഇരുളായിരിക്കും. അങ്ങനെ വരാൻ പാടില്ല. പക്ഷെ ഇവിടെ ഇപ്പം നമ്മൾ പഠിക്കുമ്പോൾ എന്താണ്, ശരിയായ അർത്ഥബോധത്തിന് നമുക്ക് പല തടസ്സങ്ങളുമുണ്ട്. അത് മുമ്പോട്ട് ചെല്ലുമ്പോൾ അത് പരിഹരിക്കും. അതില്ലാത്തതുകൊണ്ട് നിരാശപ്പെടേണ്ട കാര്യമില്ല. എന്നാലും ഞാൻ പരമാവധി വിശദീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. കുറച്ച് ധരിച്ചിട്ടുള്ളവർ, പൂർണ്ണമായി ധരിക്കാത്തവർക്ക് ശരിയായ ബോധം ഉണ്ടാകും. പിന്നെ നമ്മുടെ അഭ്യാസം കൊണ്ട് അതിൻ്റെ പ്രകാശം വർദ്ധിച്ചുകൊണ്ടേയിരിക്കും. അത് നമ്മുടെ അഭ്യാസം കൊണ്ട്. എൻ്റെ വാക്കുകളെല്ലാം പൂർണ്ണമായി സൂര്യനെ പോലെ പ്രകാശിക്കുന്നു എന്ന് ഞാൻ പറയുന്നില്ല. എത്രമാത്രം അഭ്യസിക്കുന്നു അതിനനുസരിച്ച് അത് പ്രകാശിക്കും. അഭ്യാസത്തെ അത് അപേക്ഷിക്കുന്നു. അപ്പോൾ ഇവിടെ പറയുന്ന എന്താണ്? സ അടുത്ത് പറയുന്നു. സ എന്ന് വെച്ചാൽ അച്ച്, ഇതുവരെ പറഞ്ഞ അച്ച്. പ്രത്യേകം ഓരോന്നും എന്ന് വെച്ചാൽ ആ ഈ ഊ ഇത് ഓരോന്നും എന്ന് മാത്രം പറഞ്ഞാലും പോരാ. ഹർസു ആ, ദീർഘ ആ, പുളുത്ത ആ, ഇത് ഓരോന്നും എന്ന് മനസ്സിലാക്കും. കാരണം ഇപ്പം നമ്മുടെ കയ്യിൽ വെറും ആയല്ലേ ഉള്ളത്. ഇപ്പം നമ്മുടെ കയ്യിൽ ഹർസു ആ, ദീർഘ ആ, പുളുത്ത ആ, ഇത് ഓരോന്നും പ്രത്യേകം ഉദാത്താതി ഭേദേന തൃത. ഓരോന്നും ഉദാത്തം, അനുദാത്തം, സ്വരിതം എന്നിങ്ങനെ തൃത മൂന്ന് പ്രകാരത്തിൽ ഉണ്ട്. ഇവിടെയും നമ്മൾ മനസ്സിലാക്കണം, ഈ ഉദാത്ത അനുദാത്ത ഇങ്ങനെ ഇത്രയും ഭേദങ്ങളൊക്കെ പറയുന്നത് നമുക്കിവിടെ ഉപയോഗമുള്ള കാര്യങ്ങളല്ല. പാണിനിയുടെ ശിക്ഷയിൽ ഈ കാര്യങ്ങളെല്ലാം, ഈ സ്വരഭേദങ്ങളും മറ്റുമൊക്കെ വിശദമായി പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് നമുക്കൊരു സാമാന്യ ജ്ഞാനത്തിന് വേണ്ടി പറയുന്നേ ഉള്ളൂ. നമ്മൾ മുമ്പോട്ട് സന്ധിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുമ്പോൾ നമുക്ക് ആവശ്യമായി വരുന്ന പ്രധാനമായിട്ട് രണ്ട് കാര്യമാണ്, ഹ്രസ്വവും ദീർഘവും. അതാണ് അറിഞ്ഞിരിക്കേണ്ടത്. പുളുതവും വളരെ അപൂർവമായിട്ടേ ഉള്ളൂ. പിന്നെ വരുന്നത് അനുനാസികം. ബാക്കിയിവിടെ ഒരുപാട് വിശദീകരിച്ച് പറയുന്നൊന്നും നമ്മുടെ അടുത്ത് വരുന്ന പ്രക്രിയകളിലൊന്നും ആവശ്യമുള്ളതോ ഉപയോഗമുള്ളതോ അല്ല. നമ്മളിത് അറിഞ്ഞിരിക്കണമല്ലോ, ഉദാത്തവും അനുദാത്തവും എന്നെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ. ആണ് ഞാൻ പറഞ്ഞ ഒരു സമഗ്രമായ ജ്ഞാനത്തിന് വേണ്ടി ഇവിടെ പറയുന്നു. അതിൽ ഉദാത്തം അനുദാത്തം എന്ന് പറയുന്ന ഈ ഭേദം വരുന്നിവിടെയാണ് മനസ്സിലാക്കണം. വർണ്ണത്തിലാണ്, സ്വരത്തിലാണ്, അത് വർണ്ണധർമ്മമാണ്. അത് ഇവിടെ പറയുന്നത് നമ്മൾ വർണ്ണത്തെ ഉച്ചരിക്കുമ്പോൾ ഉച്ചരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആ ബ്രഹ്മസൂത്രം ചർച്ച ചെയ്തതാണ് വിശദമായിട്ട്. ഈ ശബ്ദം നിഷ്പന്നമാകുന്ന, പ്രകടമാകുന്ന സ്ഥാനങ്ങളുണ്ട്. ആ പാണിനി എന്നെ പറഞ്ഞിട്ടുണ്ട്, അഷ്ടവും സ്ഥാനാനി വർണ്ണാനാം ഉര കണ്ഠ ശിര സ്തഥ ജിഹ്വ മൂലശ്ച ദന്താശ്ച നാസി കുഷ്ഠവുച താലുച. അത് ഉരസ്സിൽ നിന്ന് തുടങ്ങും. ഉരസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ശ്വാസകോശത്തിൽ നിന്നാണല്ലോ ശബ്ദം പുറത്തേക്ക് വരുന്നു. അതുകൊണ്ട് അവിടെ നിന്ന് വിൻ പൈപ്പ് എന്ന് പറയുന്ന ആ ഭാഗത്ത് ഈ ശബ്ദം ഇങ്ങനെ പുറത്തേക്ക് വരുന്നു. അവിടെ മുതൽ പിന്നെ മേലോട്ട് വന്നു കഴിഞ്ഞാൽ കണ്ഠം, അവിടെ തന്നെ ആ നാക്കിൻ്റെ ഉദ്ഭവസ്ഥാനം, പിന്നെ മേളിൽ താലു മൂർദ്ധാവ് അതിൻ്റെ മേലുള്ള ഭാഗം, പിന്നെ വാക്യാകം വായുടെ മേൽഭാഗം താഴ്ഭാഗം നാക്ക് ചെന്ന് തട്ടുന്ന സൈഡ് ചുണ്ട് പല്ലിൻ്റെ ചുവട് ഇതൊക്കെയാണ് സ്ഥാനങ്ങൾ. ഇവിടെയൊക്കെ വായുവും നാക്കും എല്ലാം സ്പർശിച്ചിട്ടാണ് ഈ ശബ്ദങ്ങൾ വരുന്നത്. അപ്പോ ഇവിടെ ഈ പ്രക്രിയ ഉള്ളിൽ നടക്കുമ്പോൾ നാവിൻ്റെ ചലനവും ഉള്ളിലുള്ള മാംസപേശികളുടെ ചലനവും നാക്കിൻ്റെ ചലനവുമൊക്കെ സംഭവിക്കുമ്പോൾ ഈ പറയുന്ന ഈ ഭാഗങ്ങൾക്ക്, ഈ സ്ഥാനങ്ങൾക്ക്, ഈ സ്ഥാനങ്ങളുടെ എല്ലാം ഊർധ്വഭാഗത്താണ് ഇത് സംഭവിക്കുന്നതെങ്കിൽ, ഇതിനെ അങ്ങനെ കൽപ്പിക്കുകയാണ്, ഈ സ്ഥാനങ്ങൾക്കെല്ലാം ഒരു ഊർധ്വഭാഗവും ഒരു അധോഭാഗവുമുണ്ട്. അപ്പോൾ ഈ സ്ഥാനങ്ങളുടെ ഊർധ്വഭാഗത്ത് നിന്നാണ് ശബ്ദം പുറത്തു വരികയാണെങ്കിൽ അതിന് ഉദാത്തം എന്ന് പറയും. ഇതിനെ മൊത്തത്തിൽ ഇതിനൊരു പ്രയത്നം എന്ന് പറയും, ഉള്ളിൽ സംഭവിക്കുന്ന പ്രയത്നം. അപ്പം വർണ്ണം നിഷ്പന്നമാകുന്ന ആ സ്ഥാനങ്ങളുടെ ഉയർന്ന ഭാഗത്ത് നിന്നാണ് പറയുന്നത്. ഊർധ്വഭാഗങ്ങളിൽ നിന്നാണ് ശബ്ദം അഭിവ്യക്തമാകുന്നതെങ്കിൽ, പറഞ്ഞല്ലോ ശബ്ദം പ്രകടമാകുന്നതിനൊരു സ്ഥാനം വേണം. നമ്മൾ ഈ സ്ഥാനങ്ങളെല്ലാം രണ്ടായി കൽപ്പിക്കുക, ഇതിനൊരു ഊർധ്വഭാഗമുണ്ട്, ഇതിനൊരു അധോഭാഗമുണ്ട്, താഴ്ന്ന ഭാഗവും. ഊർധ്വഭാഗങ്ങളിൽ നിന്ന് ശബ്ദം പ്രകടമാകുകയാണെങ്കിൽ അതിന് ഉദാത്തം എന്ന് പറയും. ഇതിൻ്റെ തന്നെ താഴ്ന്ന ഭാഗങ്ങളിൽ നിന്നും പ്രകടമാകുകയാണെങ്കിൽ അതിനെ അനുദാത്തം എന്ന് പറയും. അപ്പോൾ ഈ ഉദാത്ത അനുദാത്തം എന്ന് പറയുന്ന ഈ ഭേദം നമ്മുടെ ആ സ്വരത്തിൽ നമുക്ക് തിരിച്ചറിയാം. സ്വയം മറ്റുള്ളവർ പറഞ്ഞാൽ അത് നമുക്ക് തിരിച്ചറിയണമെന്നില്ല. നമ്മൾ സ്വയം അത് ശ്രദ്ധിച്ചുച്ചരിച്ചു കഴിഞ്ഞാൽ അത് മനസ്സിലാവും. മറ്റുള്ളവർ ഉച്ചരിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഉറപ്പിച്ചു പറയാൻ പറ്റില്ല. കാരണം ഈ ഉദാത്തം അനുദാത്തം സ്വരിതം എന്നുള്ള ഈ വേദത്തിൽ വരുന്ന ഈ ഭേദത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വടക്കേന്ത്യയിലായിരിക്കുമ്പോൾ വേദം പഠിക്കാൻ പോയി, വേദം ചൊല്ലിപ്പഠിക്കുക, കുറച്ച് ചൊല്ലിപ്പഠിക്കുകയും ചെയ്തു. പക്ഷേ എനിക്ക് ഉദാത്തം അനുദാത്തം സ്വരിതം എന്താണെന്ന് എനിക്ക് വേർതിരിച്ച് മനസ്സിലാക്കാൻ പറ്റില്ല. അവിടെ എന്താണ്, നമ്മുടെ കൈ ഇങ്ങനെ കാണിക്കും, കൈ നോക്കിയിട്ട് ചൊല്ലാൻ പറയും. കൈ മേളോട്ട് പൊങ്ങിക്കഴിഞ്ഞാൽ ഉദാത്തം, താഴോട്ട് പോയാൽ അനുദാത്തം, കൈ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സ്വരിതം. അപ്പോൾ എല്ലാവരും ഈ കയ്യിൽ നോക്കിയിട്ടാണ് ഉദാത്തം മനസ്സിലാക്കുന്നത്. ഉദാത്തവും അനുദാത്തവും സ്വരിതവും കണ്ടാ മനസ്സിലാക്കുന്നത്. അവിടെ പഠിപ്പിക്കുന്ന ആചാര്യനും നമ്മുടെ കയ്യിലാണ് നോക്കുന്നത്, നമ്മുടെ ശബ്ദത്തിലല്ല ശ്രദ്ധിക്കുന്നത്. കൈ മേളോട്ടാണെങ്കിൽ ശരി ഉദാത്തം, കൈ താഴോട്ടാണെങ്കിൽ അനുദാത്തം, കൈ സൈഡിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ വേറെ ചില സ്വരവ്യത്യാസത്തിന് കയ്യിലാണ്, കൈ ഇങ്ങനെ കമഴ്ത്തുക, പിന്നെ കൈ വിരൽ മടക്കുക, ഇങ്ങനെയൊക്കെയുള്ള ചില രീതിയാണ്. അപ്പൊ ശരി തെറ്റ് പരീക്ഷ ഉണ്ട്. പരീക്ഷ നടത്തുമ്പോൾ എന്താണ്, നമ്മൾ ചൊല്ലിക്കൊണ്ടിരിക്കും, അപ്പോൾ ഈ കൈ തെറ്റിക്കഴിഞ്ഞാൽ പറയും നിങ്ങൾ സ്വരം തെറ്റിച്ചു. വാസ്തവത്തിൽ നമ്മൾ സ്വരം അല്ല തെറ്റിച്ചു, കയ്യാ തെറ്റിച്ചത്. പക്ഷെ പറയും സ്വരം തെറ്റി, എന്തുകൊണ്ടാണ് കൈ ഉയരുന്നതിന് പകരം താഴോട്ട് പോയി. ഇതാണ് അവിടുത്തെ സമ്പ്രദായം. ഈ കയ്യിലുള്ള വ്യത്യാസമില്ലാതെ സ്വരത്തിൽ യാതൊരു വ്യത്യാസവും എനിക്ക് മനസ്സിലായിട്ടില്ല. വേദം ചൊല്ലിപ്പഠിപ്പിക്കുന്ന ആ സമ്പ്രദായത്തിൽ തന്നെയാണ് ഇത് മനസ്സിലാക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ പോയി പഠിച്ചത്. പക്ഷെ അത് മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ല. പിന്നെ ഇത് എനിക്ക് മനസ്സിലായത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഉച്ചൈരുദാത്തഹ നിജീരനുദാത്തഹ സമാഹാരസ്വരിതഹ എന്ന് പറയുന്നിടത്ത് ഭാഷ്യകാരൻ വ്യാഖ്യാനിച്ചിരിക്കുന്നത് പഠിച്ചപ്പോൾ അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതിലൊരു വ്യത്യാസമുണ്ടെന്ന്. പിന്നെ ദക്ഷിണേന്ത്യയിൽ ചൊല്ലുന്നിടത്ത് ഉദാത്ത അനുദാത്ത സ്വരിതം വ്യക്തമാകുമെന്ന് പറയുന്നു. പക്ഷെ അത് ഒരുപക്ഷെ കേട്ട് പരിചരിച്ചിട്ടില്ലാത്തതായിരിക്കും, നമുക്കത് വ്യക്തമാകുന്നില്ല, എനിക്ക് വ്യക്തമായിട്ടില്ല. പക്ഷെ സ്വയം ഉച്ചരിക്കുമ്പോൾ അത് വ്യക്തമാകുന്നുണ്ട്. ഉദാത്തത്തിന് ഭാഷകാരൻ എന്താ പറയുന്നത്? അത് ഓർത്തെടുക്കണം. ആയാമോ ദാരുണ്യം അണുത സ്വസ്യേരി ഉച്ചൈകരണാനി ശബ്ദസ്യ. അങ്ങനെയാണ് കാരണം ഞാൻ ഈ പഴയ കാര്യങ്ങൾ പലതും എൻ്റെ ഓർമ്മയിൽ നിന്നാണ് പറയുന്നത്. ആശയത്തിലൊന്നും തെറ്റു വരത്തില്ല. പക്ഷെ ചിലപ്പോൾ ഈ ശബ്ദങ്ങൾ ചിലപ്പോൾ ശബ്ദം കിട്ടിയില്ലെങ്കിൽ ഞാൻ സ്വന്തമായിട്ട് ശബ്ദം ഉണ്ടാക്കി പറഞ്ഞോളെ. അതുകൊണ്ട് ഇതൊക്കെ നിങ്ങൾ അതാത് ഗ്രന്ഥങ്ങളെടുത്ത് പരിശോധിച്ച് നോക്കണം, എവിടെയെങ്കിലും നിങ്ങൾക്കിത് പറയേണ്ടി വന്നു കഴിഞ്ഞാൽ. ഇത് ശരി തന്നെയാണ്. പിന്നെ ഒന്ന്, ഇതൊക്കെ നമ്മൾ ശരിക്കും പഠിപ്പിക്കുമ്പോൾ ഈ പുസ്തകങ്ങളെല്ലാം കയ്യിൽ വേണം, എല്ലാ പുസ്തകങ്ങളും. അത് അത്യാവശ്യമാണ്. ഞാനത് പഠിച്ചു കഴിഞ്ഞപ്പോൾ പണ്ട് സർട്ടിഫിക്കറ്റുകളൊക്കെ കളഞ്ഞതുപോലെ ഇതും വലിച്ചങ്ങ് കളഞ്ഞു. പിന്നെ പുസ്തകമില്ലാതെ. പിന്നെ മിക്കവാറും കാര്യങ്ങൾ ഓർമ്മയെ ആശ്രയിച്ച് തന്നെ. പിന്നെ ഈ അടുത്ത കാലത്താണ് ഞാൻ ഈ പുസ്തകങ്ങൾ വീണ്ടും, കാരണം ഓരോരുത്തരും സംശയം ചോദിക്കുമ്പോൾ ഓർമ്മയെ ആശ്രയിച്ച് പറയുന്നത് ശരിയല്ലല്ലോ. പുസ്തകങ്ങൾ നോക്കിയപ്പം പല പുസ്തകങ്ങളും കിട്ടാനുമില്ല. പിന്നെ കുറേയൊക്കെ എനിക്ക് കിട്ടിയത് നമ്മുടെ പൂനെയിലെ സ്വാമിയുടെ സഹായം കൊണ്ടാണ്. സ്വാമി കുറേ പുസ്തകങ്ങൾ എനിക്ക് ഇന്റർനെറ്റിൽ നിന്ന് എടുത്തതാണ്. പക്ഷെ ഇത് കിട്ടിയിട്ടില്ല, അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ശരിയാണ്. പിന്നെ നമ്മളത് ഒരു തവണ, അതാണ് ഇതിൻ്റെ പ്രയോജനം, നമ്മൾ ശരിക്കും മനസ്സിലാക്കി നമ്മുടെ മനസ്സിൽ പതിഞ്ഞു കഴിഞ്ഞാൽ അത് ആവശ്യം വരുമ്പോൾ പുറത്ത് വരും. ആശയം ശരിയായി ഗ്രഹിച്ചിരിക്കുന്നു. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് വളരെ വ്യക്തമായി മനസ്സിലാക്കും എന്താണ് ഉദാത്തം എന്നുള്ളത്. ഇവിടെ പറയുന്നത് എന്താണ്? നമ്മുടെ ആന്തരികമായ സ്ഥാനങ്ങളിലെ അവയവങ്ങളിൽ നിന്നും ഊർധ്വഭാഗങ്ങളിൽ നിന്നും നിഷ്പന്നമാകുന്ന ആ സ്വരത്തിന് ഉദാത്തം എന്ന് പറയും. അത് ഭാഷകാരൻ പറയുന്നത് ആ സ്വരത്തെ നമുക്ക് തിരിച്ചറിയാം മൂന്ന് കാര്യങ്ങളിൽ. ഒന്ന്, ഒരു സ്വരത്തെ ഉദാത്തമായി ഉച്ചരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിന് ഒരു വലിവ് അനുഭവപ്പെടും. വലിവ് ആയാമം എന്ന് പറയുന്നതാണ്. എന്നുവെച്ചാൽ ആ എന്ന് നമുക്കിങ്ങനെ പറയാം. ആ അതിനെ അല്പം മാറ്റി ഉച്ചരിക്കുകയാണ്. മാറ്റം ഒരു പക്ഷെ കേൾക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയെന്നിരിക്കില്ല, പക്ഷെ എനിക്ക് തോന്നുന്നു. ഞാനതിനെ ആ എന്ന് ഉച്ചരിക്കുന്നു. സ്വരത്തിൽ വ്യത്യാസം, ഈ ശബ്ദം കൂടിയും കുറയും ചെയ്യുന്നതല്ല, എൻ്റെ ആന്തരികമായി എന്ത് മാറ്റം വരുന്നതിനനുസരിച്ചിട്ടാണ്. ആ എന്നുള്ള ശബ്ദത്തെ അല്പം മനസ്സിലെത്തി ഒരു ഉൾവലിവോടുകൂടി എന്നുച്ചരിക്കുമ്പോൾ ഈ ഉള്ളിലെ ഈ ശബ്ദം നിഷ്പന്നമാകുന്ന ശരീരഭാഗങ്ങൾക്ക് ആയാമം വരുന്നു എന്നാണ്, വലിവ് വരുന്നു. സ്വരത്തിനാണെങ്കിലോ ആ എന്ന് പറയുന്ന അനുഭവം ആ എന്നുച്ചരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി അവിടെ എന്ത് വരുന്നു, ദാരുണ്യം വരുന്നു എന്നാണ്. ദാരുണ്യം എന്ന് വെച്ചാൽ ദാർഢ്യം ശബ്ദത്തിൽ. സാധാരണ നമ്മൾ പറയുന്നത് ഉദാത്തം എന്ന് പറഞ്ഞാൽ അങ്ങ് ഹൈ പിച്ചിൽ പോകുന്നു എന്നാണ്, അങ്ങനെയല്ല. കാരണം ഉപാംശു ഉച്ചാരണത്തിലും ഉദാത്തമുണ്ട്. ഉപാംശു എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മന്ത്രവും മറ്റും ജയിക്കുന്ന പോലെ ചുണ്ടുകൊണ്ട് ഉച്ചരിച്ചാലും അവിടെയുണ്ട് ഉദാത്തം. ഉച്ചത്തിൽ പറയുന്നിടത്ത് മാത്രമല്ല, ഈ ഞാൻ പഠിച്ചിടത്ത് വന്ന വ്യത്യാസം അതാണ്. അവിടെ ഉദാത്തം എന്ന് പറയുമ്പോൾ ഉച്ചത്തിൽ പറയുന്നതാണ്, നീട്ടി പറയും, എന്നിട്ട് പറയും ഇതാണ് ഉദാത്തം. പക്ഷെ അങ്ങനെയല്ല, ശബ്ദത്തിന് ദാർഢ്യമാണ് വരേണ്ടത്. അപ്പോൾ ഒന്നെന്താണ് ശരീരത്തിൽ വരുന്ന വ്യത്യാസം, ഇത് കുറേ സമയം ഇരുന്ന് അഭ്യസിച്ചു പോകണം സമയമുണ്ടെങ്കിൽ. പിന്നെ നമ്മുടെ സ്വരത്തിൽ വരുന്ന ദാർഢ്യം, അതിനാണ് ദാരുണ്യം എന്ന് പറയുന്നത്. മൂന്നാമത് പറയുന്നത് എന്താണ്, അണുത എന്ന് പറയുന്നത് നമ്മുടെ കണ്ഠം ചുരുങ്ങണം ഉദാത്തു വെച്ചിരിക്കുമ്പോൾ. അത് കണ്ഠത്തിൽ വരുന്ന, കാരണം ഈ ശബ്ദമെല്ലാം വരുന്നതിൻ്റെ മുഖ്യമായ സാധനം എന്ന് പറയുന്നത് ഈ കണ്ഠമാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, നമ്മൾ ശകലം ശ്വാസത്തെ മേളിലൂടെ എടുത്തിട്ടാണ്. അതിപ്പോൾ സംഗീതം സരിഗമ പഠിച്ചിട്ടുള്ളവർക്കറിയാം, ആ ഓരോ സ്വരവും വരുമ്പോൾ ശരീരത്തിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുന്നു, സ്വരസ്ഥാനങ്ങളിൽ എന്തൊക്കെ വ്യത്യാസം വരുന്നു, അതവർക്ക് മനസ്സിലാവും. അതുപോലെ ഇവിടെയും കണ്ഠം ചുരുങ്ങും, കാരണം എന്തുകൊണ്ട്, മേളിക്കൂടെ ശ്വാസം വരുന്നു. നേരെ മറിച്ച് അനുദാത്തത്തിലാണെങ്കിൽ നമ്മൾ ശബ്ദത്തെ താഴെ കൂടെ ഉച്ചരിക്കുന്നു, അപ്പോൾ അവിടെ കണ്ഠം വികസിക്കുകയാണ് ചെയ്യുന്നത്, ആ അവിടെ വികാസമാണ് സംഭവിക്കുന്നത്. ഇത് വളരെ സൂക്ഷ്മമായ വ്യത്യാസമാണ്. വെറുതെയല്ലല്ലോ പാണിൻ തപസ് ചെയ്തെന്ന് പറഞ്ഞത്. എന്താണ് ആയാമം, ദാരുണ്യം, അണുത, സ്വസേരി, ഉച്ചൈക്കരാണി ശബ്ദസ്യ. ആ ശബ്ദത്തിൽ വരുന്ന ഉച്ചൈസ്തു, ഉച്ചൈ രുദാത്തഹ എന്നല്ലേ പറയുന്നു, അത് വർണ്ണധർമ്മമാണ്. അത് നമ്മുടെ ഗാത്രത്തിൽ, ശരീരത്തിൽ, പിന്നെ സ്വരത്തിൽ, പിന്നെ കണ്ഠത്തിൽ എല്ലാം വരുന്ന വ്യത്യാസം കൊണ്ട് ശബ്ദത്തിൽ വരുന്ന ഒരു മാറ്റമാണ് അത്. ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ട് വളരെ ശ്രദ്ധിച്ചെന്ന് ഉച്ചരിച്ചു കഴിഞ്ഞാൽ അങ്ങനെ ഒരു മാറ്റം വരുന്നതായിട്ട് കാണാം. സംഗീതം പഠിക്കുന്ന പോലെ പഠിക്കും, സ്വരസ്ഥാനങ്ങളൊക്കെ മനസ്സിലാക്കുന്നു. ഇതിന് നേരെ വിപരീതമാണ് അനുദാത്തം എന്ന് പറയുന്നത്. അവിടെ പറയുന്നു അന്നുപസർഗോ, എന്താണോ ഉദാത്തത്തിൽ സംഭവിക്കുന്നതിന് വിപരീതം സംഭവിക്കുന്നു. അവിടെ നമ്മുടെ ശരീരത്തിൽ ഒരു വലിവാണ് സംഭവിക്കുന്നതെങ്കിൽ തിരിച്ച് ഒരു എലാസ്റ്റിക് എടുത്ത് വലിച്ചിട്ട് വിട്ടാൽ എന്താ സംഭവിക്കുന്നത്, തിരിച്ച് വരും ചുരുക്കം. അതാണ് അന്നുപസർഗം എന്ന് പറയുന്നത്. ഗാത്രത്തിന് ചുരുക്കം സംഭവിക്കുന്നു, നല്ല സംഭവിക്കുന്നു. മേളിൽ കൂടി വിടുന്ന പോലെയല്ല താഴെ കൂടെ വരുന്നു, ആ താഴെ ആണ് വരുന്നത്, ആ മേളിൽ കൂടി. അപ്പൊ അവിടെ അന്നുപസർഗം വരുന്നു. പിന്നെ വരുന്നത് എന്താണ്, ഉദാത്തത്തിൽ ശബ്ദത്തിന് ദാർഢ്യം വരികയാണെങ്കിൽ അനുദാത്തത്തിൽ ശബ്ദത്തിന് മാർദ്ദവം വരും. ാണ് അനുപസർഗു മാർദ്ദവം. തിരിച്ചാ സംഭവിക്കുന്നത്, ഉദാത്തത്തിൽ കണ്ഠം ചുരുങ്ങുന്നു, ഇവിടെ എന്ത് സംഭവിക്കണം, ഉരുത വികസിക്കുന്നു. വാസ്തവത്തിൽ നമ്മൾ താഴെ കൂടെയാണ് പറയുന്നതെങ്കിലും നമ്മൾ മേളിൽ കൂടി ശ്വാസത്തെ വിടാൻ വേണ്ടിയിട്ട് ഒരു യത്നം എടുക്കുന്നതുകൊണ്ട് കണ്ഠം ചുരുങ്ങുകയാണ്. ഇവിടെ നമ്മളിതിനെ ഫ്രീ ആക്കുകയാണ്. ഫ്രീ ആക്കുമ്പോൾ എന്തൊരു കണ്ഠം ഉരുവാകും എന്ന് വെച്ചാൽ വലുതാകും. അതാണ് അനുവസർഗു മാർദ്ദവം ഉരുത്ത സ്വസ്യേരി നീചൈക്കരാണി ശബ്ദസ്യ. ഇപ്പൊ നീചയിൽ അനുദാത്ത എന്ന് പറയുന്ന ശബ്ദത്തിൽ വരുന്ന അനുദാത്ത ധർമ്മം അങ്ങനെയാണ് വരുന്നത്. ഇതാണ് വ്യത്യാസം വരുന്നത്. ഇതൊന്നുമില്ല, നമ്മൾ ഫ്രീ ആയിട്ട് പറയുകയാണ്. ആ ഇതൊന്നുമില്ല അവിടെ. അവിടെ പ്രത്യേകിച്ച് ഉള്ള പ്രയത്നങ്ങൾ സംഭവിക്കുന്നില്ല. എങ്ങനെ? ഉദാത്തത്തിനും അനുദാത്തത്തിനും വേണ്ടിയുള്ള സംഭവങ്ങൾ സംഭവിക്കുന്നില്ല. അനുദാത്തത്തിന് എന്ത് സംഭവിച്ചു? ശരീരത്തിന് സങ്കോചം വന്നു, സ്വരത്തിന് മാർദ്ദവം വന്നു, കണ്ഠത്തിനോ അത് ചുരുങ്ങി സങ്കോചിച്ചു. നേരെ വിപരീതം ഉദാത്തത്തിൽ, ഇതൊന്നും സംഭവിക്കുന്നില്ല. അത് ഫ്രീ ആയിട്ട് ശബ്ദം വരുന്നു. അതാണ് സ്വരിതം. അതുകൊണ്ട് സ്വരതത്തിനെ സംബന്ധിച്ച് എന്താണ് അവയവങ്ങളിൽ വരുന്ന മാറ്റം എന്നല്ല പറയുന്നത്. ഇവിടെ എന്താണ്? ഉദാത്തത്വ അനുദാത്തത്വ ധർമ്മങ്ങൾ ഒരേ വർണ്ണത്തിൽ തന്നെ വരുന്നു. അതിൽ ഉദാത്തമുണ്ട്, അനുദാത്തമുണ്ട്. ആ എന്ന് പറയുന്നത് സമമായി വരുന്നു. അതാണ് സ്വരിതം. അത് സ്വരിതത്വെക്കുറിച്ച് വിശദീകരിച്ച് പറയുന്നത് ഇപ്പം നമ്മൾ ആ എന്ന് പറഞ്ഞു. ആ ആ എന്ന് പറയുന്നതിനെ നമ്മൾ രണ്ടായി പിരിച്ചു നോക്കുക. മനസ്സുകൊണ്ട് പിരിക്കാൻ നമുക്ക് പറ്റത്തില്ല, കാരണം ഒരു മാത്രയിൽ വിച്ചിരിക്കുന്നതാണ്. അങ്ങനെ നമുക്ക് പിരിക്കാൻ കഴിഞ്ഞാൽ അതിൻ്റെ പൂർവ്വഭാഗം ഉദാത്തവും ഉത്തരഭാഗം അനുദാത്തവുമായിരിക്കും എന്നാണ്. അത്രയും സൂക്ഷ്മമാണ് അതിൻ്റെ വ്യത്യാസം. എന്ന് പറയുമ്പോൾ ഈ ഉദാത്ത അനുദാത്ത സ്വരിതങ്ങൾ അനുസരിച്ച് വേദം ചൊല്ലുക എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. കൈ ഇങ്ങനെ ആയത് അതുകൊണ്ടാണ്, ഇത് ചൊല്ലാൻ പ്രയാസമായതുകൊണ്ടാണ് കയ്യിൽ ഇങ്ങനെ കാണിക്കുന്നത്. പണ്ട് നമ്മുടെ ഇവിടെ മലയാളത്തിലാണെങ്കിൽ തല ഇങ്ങനെ തിരിക്കുമായിരുന്നു. മുമ്പിലിരിക്കുന്ന ഓത്ത് പഠിപ്പിക്കുമ്പോൾ മുമ്പിലിരിക്കുന്ന ബ്രഹ്മചാരിയുടെ തലയെ പിടിച്ച് ഇങ്ങനെ തിരിച്ചിട്ടാണ് പഠിപ്പിച്ചുകൊണ്ടിരുന്നതെന്ന് പണ്ട്. അപ്പോൾ ശബ്ദത്തിലത് വരുത്താൻ പ്രയാസമാണ്. അത് പ്രയാസമായതുകൊണ്ടാണ് ഇത് കയ്യിലേക്ക് പോയത്. അതുകൊണ്ട് തന്നെ പണിനി എന്നെ പറഞ്ഞിട്ടുണ്ട്, യജ്ഞകർമ്മത്തിൽ ഭേദം ചൊല്ലുമ്പോൾ അപൂർവം ചില സ്ഥലങ്ങൾ ഒഴികെ വേറെടുത്ത് ഈ ഉദാത്ത അനുദാത്ത സ്വരിത ഭേദം വേണ്ട എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. ചില സാമമന്ത്രങ്ങളും മറ്റും ഉച്ചരിക്കുന്നിടത്തല്ലാതെ ചിലത് പറയും, ഞങ്ങൾ യജ്ഞമൊക്കെ ചെയ്യുന്നതെല്ലാം ഉദാത്ത അനുദാത്ത സ്വരിത നിയമം അനുസരിച്ചാണ്. എന്തുകൊണ്ടാണ് ഇത്രയും പ്രയാസമുള്ള കാര്യം? ഇത് കർമ്മത്തിൽ ശ്രദ്ധ വരുമ്പോഴത്തേക്ക് ഇത് വിട്ടുപോകും. ഇതിൽ ശ്രദ്ധ വന്നു കഴിഞ്ഞാൽ കർമ്മം പോകും. പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് യജ്ഞകർമ്മണി. യജ്ഞകർമ്മത്തിൽ ഇതിൻ്റെ ആവശ്യമില്ല. അല്പം ചുരുങ്ങിയ ചില സ്ഥലങ്ങളിൽ മാത്രമല്ല, അവിടെ പ്രത്യേകിച്ച് മാലൊഴിരുന്ന് ഇതിൽ ശ്രദ്ധിച്ച് ചൊല്ലുന്ന സ്ഥലത്ത് മാത്രം. എന്തായാലും ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് മിക്കവാറും നഷ്ടമായിരിക്കണം. ഈ ഉദാത്ത അനുദാത്ത സ്വരം ചിലത് പറയുന്നത് ഞങ്ങൾ ചൊല്ലുന്ന ഉദാത്ത അനുദാത്ത സ്വരമാണ്, നമ്മൾക്കത് വിശ്വസിക്കാനേ നിവൃത്തിയുള്ളൂ. തിരിച്ചറിയാൻ ഒരു വഴിയില്ല, കാരണം അത്രയും സൂക്ഷ്മമാണ്. പക്ഷെ ഒരു കാലത്ത് ഇത് ശ്രദ്ധിച്ചിരുന്നു എന്നുള്ളത് ഭാഷ്യകാരന്റെ ഈ ഇതിൽ നിന്ന് എന്താണ് ആയാമോ ദാരുണ്യം അണിത സ്വസ്യേരി ഉച്ചൈക്കരാണി ശബ്ദസ്യ അന്വസർഗു മാർദ്ദവം ഉരുത സ്വസ്യേരി നീചൈക്കരാണി ശബ്ദസ്യ എന്നിങ്ങനെയെല്ലാം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം ഇതിൽ ശരിക്കും അങ്ങനെയൊരു സംഭവം ഉണ്ടായിരുന്നു എന്നുള്ള വെച്ചു. അപ്പോൾ നമുക്കറിയാലോ, സംഗീതം ശരിക്കും പഠിച്ച ഒരാൾക്കല്ലേ വേറൊരാൾ പറയുന്ന സായും വിരിയും ഒക്കെ തിരിച്ചറിയത്തുള്ളൂ, അല്ലാത്തവർക്ക് എന്താ? അതുപോലെ തന്നെ ഇത്. അപ്പൊ ഞാനിതൊക്കെ വിശദീകരിച്ച ഒരു ധാരണയ്ക്ക് വേണ്ടിയിട്ടാണ്. നമുക്കിത് ഇവിടെ ഒരിടത്തും ഇത് ആവശ്യം വരുന്ന കാര്യമില്ല, അതുകൊണ്ട് ഇതൊന്നും മനസ്സിലാക്കിയില്ലെങ്കിലും ആർക്കും ഒരു പ്രയാസം വരുന്നില്ല, മുമ്പോട്ട് പോകാം. ഇത് ഈ മൂന്ന് പേരുകൾ അറിഞ്ഞിരുന്നാൽ മാത്രം മതി, അതിന് ഉപയോഗിക്കേണ്ട ആവശ്യം വരത്തില്ല. അതിന്റെ വൃത്തിയിൽ പറഞ്ഞിരിക്കുന്ന എന്താണ്? താൽവാദിഷു സ്വാഭാഗേഷും. ഈ പുസ്തകത്തിലില്ല, ഞാൻ ഓർമ്മയിൽ നിന്ന് പറയുന്നതാണ്. താൽവാദി അവയവങ്ങളോടുകൂടിയ താല്വാദികൾ, ആ താല്വാദികളിൽ താല്വാദിഷും സ്വാഭാഗേഷും ഊർധ്വഭാഗി, അതിന്റെ ഊർധ്വഭാഗത്തിൽ നിഷ്പന്നമായ അച്ച്, അവിടെ അഭിവ്യക്തമായ അച്ച് ഉദാത്ത സജ്ഞഹസ്യ, അതായത് ഉദാത്തം എന്ന സജ്ഞയുണ്ട്. അതിന്റെ നേരെ വിപരീതം അനുദാത്തം. ഉദാത്തത്വം അനുദാത്തത്വേ വർണ്ണധർമ്മേ. ഉദാത്തവും അനുദാത്തവും എന്ന് പറയുന്നത് വർണ്ണധർമ്മമാണ്. അത് വെറുതെ മനസ്സിലാക്കണം. കാരണം ഈ സജ്ഞകൾ വിധിച്ചത് ആ വർണ്ണത്തിന്റെ വർണ്ണത്തിൽ വരുന്ന സ്വരഭേദത്തെ കണക്കാക്കിയാണ്. അതുകൊണ്ട് ഇത് വർണ്ണധർമ്മമാണ്. പിന്നെ ഇത് ഏതൊക്കെ തരത്തിൽ വരുമെന്നുള്ളത് ബ്രഹ്മസൂത്രത്തിൽ വിശദമായ ചർച്ചയാണ്. ധ്വനിയിൽ വരുന്ന ഭേദങ്ങൾ അതല്ല. ഇവിടെ ഇപ്പോൾ നമ്മൾ അത്രയൊന്നും പോകേണ്ട കാര്യമില്ല. ഉദാത്തത്വം അനുദാത്തത്വം എന്ന് പേര് വരാൻ കാരണം അച്ച് ആ തുടങ്ങിയ വർണ്ണങ്ങളിൽ വരുന്ന സ്വരഭേദങ്ങളുണ്ട്. അത് മനസ്സിലാക്കാനാണ് നേരത്തെ ഞാൻ ഭാഷ്യം പറഞ്ഞിട്ട് വിശദീകരിച്ചത്. ഉദാത്തത്വ അനുദാത്തത്വേ വർണ്ണധർമ്മേ സമാഹ്രിയതേ യസ്മിൻ സോ അച്ച്. അപ്പോൾ വർണ്ണധർമ്മങ്ങൾ ഏതൊരു അച്ചിലാണോ വരുന്നത്, ഏത് വർണ്ണധർമ്മങ്ങൾ, ഉദാത്തത്വം അനുദാത്തത്വം, അത് വിശദമാക്കാൻ വേണ്ടിയിട്ട് പാണിനിയുടെ വേറെ സൂത്രമുണ്ട്. തസ്യ ആദിത ഉദാത്ത അർത്ഥഹ്രസ്വം എന്നൊരു സൂത്രമുണ്ട്. ഇത് ഒരു സിദ്ധാന്തം തോന്നി വരുന്നതല്ല. അതാണ് നേരത്തെ ഞാൻ വിശദീകരിച്ചത്. എന്താണ് ഒരു വർണ്ണം? വേണമെങ്കിൽ എഴുതി കാണിക്കാം. ഇവിടെ ക്വ, ഇത് വേദത്തിൽ സ്വരിതത്തിൽ ഉപയോഗിക്കുന്ന ഒരു ശബ്ദമാണ് ക്വ. എഴുതാമോ? ക്വ ചേർത്തെഴുതുമ്പോൾ ക്വ എന്ന് വരും. അത് തന്നെ ഇതിന്റെ മേളിൽ സ്വരിത ചിഹ്നം കാണിക്കാൻ വേണ്ടി കുത്തനവർ വരെ ഇടും. അതിലാ പറ്റുമെങ്കിൽ ഇടുക, മേളിൽ താഴോട്ട് ഒരു വരെ ഇടും. ഇട്ടുകഴിഞ്ഞാൽ അർത്ഥം ഇത് സ്വരിതമാണ് എന്നാണ്. നടക്കൂ? പ്രയാസമായിരിക്കും. ആ ഇതായി. അത് നായുടെ മേളിലിട്ടിരിക്കുന്ന പോലെ അതിനെ കോപ്പി ചെയ്ത് അങ്ങോട്ട് പേസ്റ്റ് ചെയ്താൽ മതി. കായുടെ മേളിൽ ആ വർണ്ണത്തെ മാത്രം. ആ അതുപോലെ തന്നെ ഇവിടെ ആയുടെ താഴെ ഒരു വര കൊടുത്തിട്ടുണ്ട്. അത് അനുദാത്തത്തെ കാണിക്കുന്നു. ഈ എഴുതി കാണിക്കുന്നതിൽ ആയുടെ താഴെ ഒരു നീണ്ട വര, നെടുകയുള്ള വര, അതാ അനുദാത്തം. മേളിൽ കാണിച്ചിരിക്കുന്ന വര സ്വരിതം, ഏറ്റവും മേളിൽ ആ, അതിന് ഉദാത്തം അതിന് ചിഹ്നമില്ല. ഈ ക്വ എന്ന് പറയുന്നതിൻ്റെ മേളിലൊരു വരയും അടിയിൽ ഈ വരെയും കാണും. അത് എഴുതി കാണിക്കാൻ വേണ്ടി വിശദീകരിച്ചു തരാം. ഇത് നോക്കിയാണ് നമ്മൾ വേദം ചൊല്ലുമ്പോൾ കൈ നീക്കുന്നത്. ഈ ആയുടെ മേളിലുള്ള ആ വര കാണുമ്പം കൈ മേലോട്ട് വെക്കും. ആ ആയുടെ താഴെയുള്ള ആ കാണുമ്പം ഇങ്ങനെ എടുത്തുകൊണ്ടിരിക്കും. അപ്പം അത് സ്വരിതം. അങ്ങനെയാണ് അത് കാണിക്കുന്നത്. അപ്പോ ഇപ്പൊ ക്വ എന്ന് പറയുന്നതിൽ ഒരു അകാരമുണ്ട്. അകാരം അച്ചാണ്. അതിവിടെ ആ എന്ന് പറയുന്നത് സ്വരിതമായിട്ടാണ് ഉച്ചരിക്കുക. ഉച്ചരിക്കുക എന്ന് പറഞ്ഞാൽ ആ അകാരത്തിന്റെ, അതിനെ നമ്മൾ നമ്മുടെ സങ്കല്പം കൊണ്ട് രണ്ടായി വിഭജിച്ചാൽ അതിന്റെ പൂർവ്വഭാഗം ഉദാത്തവും ഉത്തരഭാഗം അനുദാത്തവുമാണ്. അതുകൊണ്ട് അവിടെ എന്തു ചെയ്യും? ക്വ എന്ന് എഴുതിയിട്ട് മേളില് നെടുകയൊരു വര കൊടുക്കും. അതുകൊണ്ട് അത് സ്വരിതമാണെന്ന് മനസ്സിലാക്കണം. എന്നിട്ട് അതിൻ്റെ അടിയിൽ നീണ്ട ഒരു വര കൊടുക്കുക. അതുകൊണ്ട് മനസ്സിലാക്കണം അതിൻ്റെ ഉത്തരഭാഗം അനുദാത്തമാണ്. അത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞു തന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ മനസ്സിലാക്കേണ്ട ഒന്ന്, ഈ സ്വരിതമെന്ന് പറയുന്നത് സ്ഥാനത്തെ ആശ്രയിച്ചല്ല പറയുന്നത്. ഏതൊരു വർണ്ണത്തിലാണോ അകാര ഇകാര ഉകാര തുടങ്ങിയ വർണ്ണങ്ങളിൽ ഉദാത്ത അനുദാത്ത വർണ്ണധർമ്മങ്ങൾ ഒന്നു ചേരുന്നത്, സമാഹരീതേ എത്ര സമാഹരണം, എവിടെയാണോ സമാഹരണം സംഭവിക്കുന്നത്, ഏത് വർണ്ണത്തിലാണോ അവിടെ സ്വരിത ധർമ്മമുണ്ട്. മറ്റേ അങ്ങനെയല്ല, അവിടെ വിശേഷിച്ച് എന്നും ആവശ്യമുള്ളതുകൊണ്ടാണ് അതിൻ്റെ എന്തൊക്കെ മാറ്റങ്ങൾ സംഭവിക്കുന്നു എന്ന് പറഞ്ഞത്. ഇവിടെ സ്വാഭാവികമായിട്ട് വളരെ ഫ്രീ ആയിട്ടിരുന്നുകൊണ്ട് നമ്മൾ ആ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വിശേഷം സംഭവിക്കുന്നില്ല, അത് സ്വരിതമാണ്. പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള ഈ സ്ഥാനങ്ങളെയൊന്നും സ്പർശിക്കാതെ ശബ്ദത്തിന് പുറത്തു വരാൻ പറ്റില്ല. അപ്പൊ സ്വാഭാവികമായിട്ട് ഇത് മുകളിൽ താഴെ എന്നുള്ള ഭേദം കൂടാതെ വരുന്നുണ്ട്. രണ്ടിൻ്റെയും സ്വഭാവം അതി കാണിക്കും. അതുകൊണ്ടാണ് പൂർവ്വഭാഗം ഉദാത്തവും ഉത്തരഭാഗം ഇതിനെ അനുദാത്തവും പറയുന്നു. ഇതിനാണ് ഇവിടെ പറഞ്ഞത് സ അച്ച്, ഏതൊരച്ഛനാണോ ഹരസ്വം ദീർഘം പ്ലുതം എന്ന് മൂന്ന് സംജ്ഞ കിട്ടിയത്, അത് ഓരോന്നും ഉദാത്താതി ഭേദന തൃഥ എന്ന് പറയുമ്പോൾ നമ്മളതിനെ എങ്ങനെ പറയും? ആദ്യം ഹ്രസ്വത്തെ എടുക്കുക, അതിൽ മൂന്ന് ഭേദം, അതിനെങ്ങനെ പറയും? ഹ്രസ്വ ഉദാത്തം ഹ്രസ്വ അനുദാത്തം ഹ്രസ്വസ്വരിതം. ഇത് നിങ്ങൾ കാണാതെ പഠിക്കുകയൊന്നും വേണ്ട, അങ്ങനെ പഠിച്ച് ചെയ്യേണ്ട ഒരു ആവശ്യം ഇവിടെ വരത്തില്ല. അറിഞ്ഞിരിക്കുക, അത്രയേ ഉള്ളൂ. ഇനി അറിഞ്ഞില്ലെങ്കിലും ഇവിടെ നമുക്ക് പ്രശ്നമൊന്നും വരത്തില്ല. ചില ഇത് കാണുമ്പോൾ തന്നെ പേടിച്ചു. അപ്പോൾ ആ എന്ന് പറയുന്നതിൽ ഈ മൂന്ന് ഭേദം വരും. ഇനി ആയെ തന്നെ എടുക്കുക, അതിൻ്റെ ദീർഘത്തെ എടുക്കുക, അതിൽ മൂന്ന് ഭേദം വരും. ദീർഘ ഉദാത്തം, ദീർഘ അനുദാത്തം, ദീർഘ സ്വരിതം. ഇനി നേരത്തെ പറഞ്ഞ ആയുടെ ക്ലുദത്തെ എടുക്കുക, അതിന് മൂന്ന് ഭേദം വരും. ദീർഘ ഉദാത്തം, ദീർഘാനുദാത്തം, ദീർഘസ്വരിതം. ഇവിടെ എന്തായി? മൂന്ന് മൂന്ന്, ആറ് മൂന്ന്, ഒമ്പത് ഭേദം വന്നു. ആ എന്ന് പറയുന്ന ഒരു വർണ്ണത്തിന് ഒമ്പത് സംജ്ഞ വന്നു. ഈ ഒമ്പത് സംജ്ഞ വന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ ധരിച്ചു കളയരുത്, ആ ഒമ്പത് രീതിയിൽ ഉച്ചരിച്ച് കളയുന്നു. അതൊന്നും ആർക്കും സാധിക്കുന്ന കാര്യമാണ്. ചിലർ പറയും ഉച്ചരിക്കുമെന്നൊക്കെ, ചിലർ ഉച്ചരിച്ച് കേട്ടിട്ടുണ്ട്. കേട്ട് കഴിഞ്ഞാൽ നമുക്ക് ചിരി വരും, കാരണം ഒന്നും തോന്നത്തില്ല, എല്ലാം ഒരുപോലെയാണ്. ചിലർ പഠിപ്പിക്കുന്ന ചിലരൊക്കെ ഞാൻ ഉച്ചരിക്കും ഇപ്പോൾ ഇതിനെ ഒമ്പതായിട്ടെന്ന് പറയും, എന്നിട്ട് ഒമ്പതായിട്ട് ഉച്ചരിക്കും. സത്യത്തിൽ അത് കേട്ടപ്പോൾ എനിക്ക് ചിരി വന്നു. എന്നോട് ചോദിച്ചു എന്താ ചിരി? ഞാൻ പറഞ്ഞ് ഞാനൊന്നേ കേട്ടുള്ളൂ, പിന്നെ ഞാൻ ഒമ്പതെന്ന് പറഞ്ഞ അങ്ങനെ വ്യത്യാസം നമുക്ക് മനസ്സിലാവും. എന്താണ് ഹർസം ദീർഘം പുളുത്തം? ഇത് നമുക്ക് വ്യക്തമായി മനസ്സിലാവും, വേറൊന്നും തിരിച്ചുച്ചരിക്കാനൊന്നും സാധ്യമല്ല. പക്ഷേ ഇതുവരെന്താണ് ഒരു ടെക്നിക്കലായി അങ്ങനെ പറയുന്നു, ഇങ്ങനെ ചെയ്യാം, അങ്ങനെ ഒരു സാധ്യതയുണ്ട്, ഒരു സാങ്കല്പികമായ വിഭജനം എന്നുള്ളതേ ഉള്ളൂ. പിന്നെ നമുക്ക് വേർതിരിക്കാം എന്നുള്ളത് അതൊന്നും ആവശ്യം വരുന്നതല്ലെങ്കിൽ അനുനാസികം പങ്ങ, അത് വ്യക്തമായിട്ട് ഉച്ചരിക്കും. അനുനാസികം വരും, ഹർസം ദീർഘം പ്ലുതം പിന്നെ അനുനാസികം. ഇതിൽ കൂടുതലും നമുക്ക് ഉച്ചരിക്കാൻ വ്യക്തമായി സാധാരണ ഉച്ചരിക്കുക പ്രയാസമാണ്. എന്നാലും ഇപ്പൊ തന്നെ എത്രയായി? ഒമ്പതായില്ലേ? മൂന്ന് മൂന്ന്, ആറ് മൂന്ന്, ഒമ്പത്. ഇതിനെ മൊത്തം അനുനാസികമൊന്നും അനുനാസികമല്ലാത്തത് എന്ന് പറയുമ്പോൾ പിന്നെ ഇത് പതിനെട്ടായി. ഈ ലഘുസിദ്ധാന്തകൂലിയൊക്കെ പഠിപ്പിക്കുന്നവർ പതിനെട്ട് ഭേദം ഉച്ചരിച്ചു കളയും. അത് വലിയൊരു കോമഡിയാണ്. അത് കഴിഞ്ഞാൽ അതിനകത്തൊന്നുമില്ല, ഒരുപാട് കഷ്ടപ്പെടും, എന്നാലെന്തെങ്കിലും ഫലം ഉണ്ടാവുമില്ല. ഉച്ചരിക്കുന്നത് അസാധ്യമാണ്, അസംഭവമായ കാര്യമാണ്. ആ എന്ന് പറയുന്ന പതിനെട്ട് തരത്തിൽ ഉച്ചരിക്കുക സാധ്യമായ കാര്യമാണ്. ഈ ഒരു ശബ്ദത്തെ, ഒരു വർണ്ണത്തെ സംഗീതത്തിൽ പല രീതിയിലൊക്കെ മാറ്റാം, സ്വരഭേദമൊക്കെ വരുത്താം. പക്ഷെ ഈ പറയുന്ന പോലെ കൃത്യമായിട്ട് വിഭജിച്ചിട്ട് അതിനെ പതിനെട്ടാക്കുക എന്ന് പറഞ്ഞാൽ പ്രയാസമുള്ള കാര്യമാണ്. കാരണം ഇത് പതിനെട്ടിന്നാണെന്ന് പറയുന്നുണ്ട്. എങ്ങനെ? ഹ്രസ്വം എടുത്തിട്ട് ഹ്രസ്വ ഉദാത്ത അനുനാസികം, ഹ്രസ്വ ഉദാത്ത അനനുനാസികം എന്ന് വെച്ചാൽ അനുനാസികം അല്ലാതെ. പിന്നെ പറയും ഹ്രസ്വ അനുദാത്ത അനുനാസികം, ഹ്രസ്വ അനുദാത്ത അനനുനാസികം, പിന്നെ ഹ്രസ്വ സ്വരിത അനുനാസികം, ഹ്രസ്വ സ്വരിത അനനുനാസികം. പിന്നെ ദീർഘത്തിൽ പിടിക്കും, ദീർഘ ഉദാത്ത അനുനാസികം, ദീർഘ ഉദാത്ത അനുനാസികം. ആരും കാണാൻ പഠിക്കാൻ ശ്രമിക്കരുത്. പിന്നെ ദീർഘത്തിലാണ് ദീർഘ അനുദാത്ത അനുനാസികം, ദീർഘ അനുദാത്ത അനുനാസികം, ദീർഘ സ്വരിത അനുനാസികം, ദീർഘ സ്വരിത അനുനാസികം. ഹ്രസ്വവും ദീർഘവും കഴിഞ്ഞ് ഇനി പുളുതത്തിൽ പിടിക്കും, പുളുത ഉദാത്ത അനുനാസികം, പുളുത ഉദാത്ത അനുനാസികം, പുളുത അനുദാത്ത അനുനാസികം, പുളുത അനുദാത്ത അനുനാസികം, പുളുത സ്വരിത അനുനാസികം, പുളുത സ്വരിത അനുനാസികം. എണ്ണിയോക്കെ അറിയാം എത്രയായി, ഒമ്പതും ഒമ്പതും പതിനെട്ട്. ഇതിങ്ങനെ പറയാവുന്നുള്ളതല്ലാതെ, പേര് പറയാവുന്നുള്ളതല്ലാതെ ഉച്ചാരണത്തിൽ ഒരു പരിപാടിയും നടക്കത്തില്ല. അതുകൊണ്ട് ഇതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കണ്ട. നമ്മൾ പഠിക്കുമ്പോൾ ഒരു സാങ്കേതികമായ വിഭജനം എന്നുള്ളത് കവിഞ്ഞ് ഇതിൽ വേറെ പേടിക്കേണ്ട കാര്യങ്ങളില്ല, പഠിക്കേണ്ട കാര്യമില്ല, മനസ്സിലാക്കി വയ്ക്കുക. പിന്നെ ഇങ്ങനെ ഓർമ്മിച്ച് പറയാൻ പറ്റുമെങ്കിൽ പറയുക, ഇവിടെ വന്ന് പറയേണ്ട കാര്യമില്ല. അപ്പോൾ ഇവിടെ പറയുന്നു എന്താണ്, സ നവവിധൂപി. മുമ്പ് പറഞ്ഞു പോകുന്ന ഒമ്പത് തവണയല്ലോ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഹ്രസ്വ ദീർഘപ്രദമെന്നും ഉദാത്ത അനുദാത്ത സ്വരിതമെന്നും സ എന്ന് പറഞ്ഞാൽ എന്താണ്, അച്ച്. ഇതെല്ലാം ഓർത്തു വേണം. അച്ച് സ്വരങ്ങളിലാണ് ഈ കളികളെല്ലാം. വ്യഞ്ജനങ്ങളിൽ രക്ഷപ്പെട്ട് അവർക്ക് ഈ പീഡനങ്ങളൊന്നും സഹിക്കേണ്ടി വന്നില്ല. സ അച്ച് ഈ സ്വരങ്ങൾ നവവിധോപി എന്ന് പറഞ്ഞാൽ എന്താണ്, മുമ്പ് പറഞ്ഞ തരത്തിൽ ഒമ്പത് തരത്തിലാണെങ്കിലും പ്രത്യേകം ഓരോന്നും, ആ ഒമ്പതും ഓരോന്നും പതിനെട്ട്, അതിനൊന്ന് ഞാൻ ഇപ്പൊ പറഞ്ഞു നിർത്തിയത്. അനുനാസികത്വ അനനുനാസികത്വാഭ്യാം എന്ന് വെച്ചാൽ ആ ഓരോന്നിലും ആ ഒമ്പതെണ്ണത്തിലും അനുനാസികത്വം എന്നൊരു ധർമ്മം വരും. അപ്പൊ ഇതുമെന്താണോ അനുനാസിക എന്ന് പറയുന്നത്, അനുനാസികം എന്ന് പറയുന്ന ഒരു സംജ്ഞയാണ് അനുനാസിക സംജ്ഞ. ഈ ഉദാത്തങ്ങളെ കുറിച്ച് പറയുന്ന പോലെ ഇതും ആ വർണ്ണധർമ്മത്തെ ആശ്രയിച്ചു കൊടുക്കുന്ന ഒരു സംജ്ഞയാണ്. അപ്പോൾ വർണ്ണത്തിൽ അനുനാസികത്വം എന്ന് പറയുന്ന ഒരു ധർമ്മം വരും. അതില്ലെങ്കിൽ ആണ് അതിനെ പറയുന്നത് അനനുനാസികത്വം എന്ന് പറയുന്നു. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം എന്താണ്, അനുനാസികമല്ല. ഇപ്പം ക അത് അനുനാസികമല്ല, അതുകൊണ്ട് നമ്മൾ എന്ത് പറയും, അത് അനനുനാസികമാണ്, അത് വിശേഷമൊന്നും സംഭവിക്കുന്നില്ല. പക്ഷെ ങ അത് അനുനാസികമാണ്. അവിടെ അനുനാസികത്വം എന്ന് പറയുന്ന ഒരു ധർമ്മമുണ്ട്. കാരണം ങ എന്ന് പറഞ്ഞാൽ അത് വ്യക്തമാണ്, കാരണം എൻ്റെ മൂക്കടഞ്ഞിരിക്കുകയാണ്, അതുകൊണ്ട് അത് കൃത്യമായും അനുനാസികമാകും. മൂക്കിൽ കൂടെ കുറച്ച് ശബ്ദം വരും. അപ്പോൾ അനുനാസികത്വം എന്ന് പറയുന്ന ഒന്നേ ഉള്ളൂ, മറ്റത് എന്റെ അർത്ഥം അനുനാസികം അല്ലെന്നേ ഉള്ളൂ എൻ്റെ അർത്ഥം. ഇനി അനനുനാസികത്വം എന്തെന്ന് റിസർച്ച് ചെയ്യാനൊന്നും പോകരുത്, അങ്ങനൊന്നുമില്ല, അനുനാസികം അല്ലാന്നേ ഉള്ളൂ. പക്ഷെ അനുനാസികം അല്ലാത്ത ഒന്നുണ്ടല്ലോ, അതുകൊണ്ട് ഇവിടെ പതിനെട്ട് ഭേദം വന്നു. അപ്പോൾ എങ്ങനെയാണോ ഉദാത്ത അനുദാത്ത സ്വരിതങ്ങൾ വർണ്ണധർമ്മങ്ങൾ ആയതുകൊണ്ട് അങ്ങനെ പേര് കിട്ടിയത്, ആ വർണ്ണധർമ്മത്തെ ആശ്രയിച്ച് തന്നെ അനുനാസികത്വം എന്നും അനനുനാസികത്വം എന്നും വരുന്നു. അതിൻ്റെ പേര് അനുനാസികം എന്ന് പറയുന്ന ഒരു സംജ്ഞയുള്ളൂ. അതുകൊണ്ട് നമ്മൾ പറയും അനുനാസിക ശബ്ദം എന്ന് പറയാം. അപ്പൊ ആയ വേണമെങ്കിലും ഉച്ചരിക്കാം അനുനാസികമായിട്ട്. സാറിന് ഉച്ചരിക്കാറില്ല, വേദത്തിൽ ചിലയിടത്ത് വരും നമ്മൾ സാറിന് രീതിയിൽ ഉച്ചരിക്കും. എവിടെയാണ് നമ്മൾ ആയ അനുനാസികമായി ഉച്ചരിക്കുന്നത്? ങ എന്ന് ഉച്ചരിക്കുന്നു. അവിടെ ആ ങ എന്ന് പറയുന്നതിൻ്റെ ഒരു അനുനാസികം ഉണ്ടല്ലോ, അതുകൊണ്ട് അവിടെ ആ കൂടെ അനുനാസികമാവും. ങി എന്ന് ഉച്ചരിക്കുമ്പോഴും അവിടെ അനുനാസികം എവിടെ വന്നു? അയ്യയിൽ വന്നു. സ്വരത്തിൽ അനുനാസികം വരുന്ന അങ്ങനെയാണ്, ഈ വ്യഞ്ജനങ്ങളോട് കൂടി ചേർത്ത് ഉച്ചരിക്കും. അനുസമക്ക എന്ന് പറഞ്ഞാൽ അവിടെ അനുനാസികത്വം വരത്തില്ല. ഈ മൂന്ന് വ്യഞ്ജനങ്ങളോടും കൂടി ചേർത്ത് ആ ഈ ഉ എന്ന് ഉച്ചരിക്കുമ്പോൾ അവിടെ അനുനാസികത്വം വരും. അവിടെ ദീർഘത്തിലും ഹ്രസ്വത്തിലും എല്ലാം അനുനാസികത്വം വരാം. പക്ഷെ ആ വരുന്നതെല്ലാം ആ സ്വരത്തെ ആശ്രയിച്ചിട്ടാണ്. ഈ ധർമ്മം എന്ന് പറയുന്ന എവിടെ ആയിരിക്കുന്നത്? സ്വരത്തിലാണ്. അനുനാസിക അനുനാസികത്വം എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത് എന്താണ്? സ നവവിധോപി അച്ച് എന്ന് പറയും. പിന്നെ ചോദിക്കുക, ക എന്ന് പറയുന്നിടത്ത് അനുനാസികമില്ല, ങ എന്ന് പറയുന്നിടത്ത് അനുനാസികമില്ല. എന്തുകൊണ്ടാണ്? അപ്പൊ അവിടെ ആ വ്യഞ്ജനത്തിനൊരു ചെറിയ പങ്കുണ്ട് അതിൽ അനുനാസികത്വം വരുത്തുന്നതിന്. വെറും സ്വരത്തിൻ്റെ എന്ന് പറയാൻ പറ്റില്ല, പക്ഷെ അവിടെ അതിൻ്റെ പ്രധാന ഉത്തരവാദി സ്വരം തന്നെയാണ്. വ്യഞ്ജനം അവിടെ വന്നു. അതുകൊണ്ടാണ് അനുനാസികത്വം എന്ന് പറയുന്ന ധർമ്മം ഇവിടെ സ്വരത്തിന് പറഞ്ഞത്, വ്യഞ്ജനത്തിനല്ല പറഞ്ഞത്. പക്ഷെ ചില സ്ഥലങ്ങൾ ഈ വ്യഞ്ജനത്തെയും അനുനാസികം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്, ആ സ്വര സാന്നിധ്യം കൊണ്ട്. ഇവിടെ ഇപ്പോൾ പറയുന്നത് എന്താണ്? സ എന്ന് പറഞ്ഞാൽ അച്ചാണ്. അച്ച് നവവിധോപി ഒമ്പത് തരത്തിലുണ്ടെങ്കിലും പ്രത്യേകം ഓരോന്നും അനുനാസികത്വ അനുനാസികത്വമെന്നും അനനുനാസികത്വാഭ്യാം. അവിടെ അനനുനാസികം എന്ന് തന്നെ പറയണം. അവിടെ മൂന്ന് നകാരങ്ങൾ ചേർന്ന് വരികയാണ്, അതിലൊന്നും വിട്ടുകളയരുത് ചൊല്ലുമ്പോൾ. പലരും ഇത് പഠിച്ച് കാണാ പഠിച്ച് ചൊല്ലുമ്പോൾ ചിലർക്ക് ഒന്നേ കാണും, ചിലർക്ക് രണ്ട് കാണും, മൂന്ന് കഷ്ടിച്ച ചിലരേലേ കാണത്തുള്ളൂ. അതുകൊണ്ട് പ്രത്യേകം പറയുന്നു അനനുനാസികത്വാഭ്യ. മൂന്ന് നകാരം ചേർത്ത് തന്നെ വെച്ചിരിക്കണം. ദ്വിധ രണ്ടു തരത്തിലുണ്ട്. അപ്പൊ ഇവിടെ ഉദാത്ത അനുദാത്ത സ്വരിത സംജ്ഞകളെ വിധിച്ചതുപോലെ ഇനി അനുനാസികത്വ സംജ്ഞയെ വിധിക്കുന്നതാണ് അടുത്ത സൂത്രം. ഇന്ന് പഠിച്ച ഈ സംജ്ഞകളെ കുറിച്ചെല്ലാം നമ്മൾ സാമാന്യമായി ധരിച്ചിരിക്കുക, നമുക്ക് സന്ധിയിലൊന്നും അതിൻ്റെ ആവശ്യം വരത്തില്ല.